പ്രദർദനാധികരണം, ഇന്ദ്രനും പ്രദർദനും തമ്മിലുള്ള സംവാദം. സഹോവാച പ്രണോസ്മി പ്രജ്ഞാത്മാ തം മാം ആയി അമൃതം ഇത്യുപാസോ. അതഖലു പ്രാണൈവ പ്രജ്ഞാത്മാ ഇതം ശരീരം പരിഗ്രഹ്യ ഉത്ഥാപയേ. നവാചം വിജിജ്ഞാസീത വക്താരം വിദ്യ. ഈ വാക്കുകൾ, ഈ വാക്യങ്ങളിൽ പറയുന്ന പ്രാണോസ്മി പ്രജ്ഞാത്മാ ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചവൃത്തി ആയ പ്രാണനെ ആണോ അതോ ഏതെങ്കിലും ദേവതയാണോ? ഇന്ദ്രൻ ജീവനാണോ അതേ പരംബ്രഹ്മമാണോ? ഇതാണ് ഇവിടുത്തെ ചേർ. ഇവിടെ സിദ്ധാന്തം എന്താണോ? ഇവിടെ ജ്ഞേയമായിരിക്കുന്ന പരബ്രഹ്മത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അതാണ് അല്ല ഇത് പ്രാണോപാസനയാണെന്ന് പക്ഷമുണ്ട്, ജീവ ഉപാസനയെന്ന് ഉണ്ട്, ദേവത ഉപാസനയാണെന്നുണ്ട്. അതിനെയെല്ലാം നിഷേധിക്കുന്നു. അതാണ് ഈ പ്രകടനത്തിൽ കഴിഞ്ഞത്. അവിടെ ജീവമുഖ്യ പ്രാണലിംഗ നേരിച്ച് ഉപാസ ത്രൈവിധ്യ ആശ്രിത്വ ഈഹ തദ്യോഗ. ഇവിടെ ഇത് ബ്രഹ്മജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്തുകൊണ്ട്? ജീവ മുഖ്യ പ്രാണലിംഗ, ഇവിടെ ജീവൻ എന്ന് ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്, മുഖ്യപ്രാണനെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്. പൂർവശം ജീവൻ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് എന്നാ? വാചം വിജിജ്ഞാ സീത വക്താരം വിദ്യ എന്ന് പറയുമ്പോൾ ജീവനെ ഗ്രഹിക്കാം എന്നാണ്. പിന്നെ പ്രാണനെ എങ്ങനെ ഗ്രഹിക്കാം? അതഖലു പ്രാണയവ പ്രജ്ഞാത്മാ ഇതം ശരീരം പരിഗ്രഹ്യ ഉത്ഥാപയേ എന്ന് പറയുന്നുണ്ട്. പ്രാണനെ ഗ്രഹിക്കാം, ശരീരധാരണം മറ്റും പ്രാണന്റെ ധർമ്മമാണ്. തസ്മാദിഹ ജീവ മുഖ്യപ്രാണയോരന്യതര ഉഭൂവ പ്രതീയേ യാതാം ന ബ്രഹ്മേരി ചെയ്. അതുകൊണ്ട് ജീവൻ അല്ലെങ്കിൽ മുഖ്യപ്രാണ ഇത് രണ്ടിലും ഒന്നിനെ അല്ലെങ്കിൽ രണ്ടിനെയും ഗ്രഹിക്കണം, ബ്രഹ്മത്തെ അല്ല അറിയേണ്ടത് എന്ന് പറയുമ്പോൾ നൈദ ദൈവം ഉപാസത്രൈവിധ്യ അതിന് സമാനം പറയുന്നു. ജീവ മുഖ്യ പ്രാണലിംഗ അവയെ ഗ്രഹിക്കണമെന്നാണെങ്കിൽ ഉപാസത്രൈവിധ്യ ഏമം സതി ത്രിവിധ ഉപാസനം പ്രസജ്ജീയത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഉപാസനകളെ വിധിക്കുന്നു എന്ന് വരും. ജീവോപാസനം, മുഖ്യപ്രാണോപാസനം, ബ്രഹ്മോപാസനം ച. ഇവിടെ ജീവോപാസനെ വിരിക്കുന്നു, മുഖ്യപ്രാണോപാസന വിരിക്കുന്നു, ബ്രഹ്മോപാസന വിരിക്കുന്നു എന്ന് വരും എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന എന്തിനു വേണ്ടി? എന്താണ് ജ്ഞേയമായിരിക്കുന്ന ബ്രഹ്മം? എന്തിനാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്? മുക്തിക്ക് കാരണമായിരിക്കുന്നു. അതെന്തല്ല? ജീവോപാസനമല്ല, പ്രാണോപാസനമല്ല, ബ്രഹ്മോപാസനവുമല്ല. ഇനി ബ്രഹ്മോപാസനയുടെ ഫലമായും ബ്രഹ്മജ്ഞാനത്തെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ജ്ഞേയ ബ്രഹ്മമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനമാണ്. അതെന്താണെന്ന് വിശദമാക്കാൻ വേണ്ടി ബാക്കിയുള്ളതിനെല്ലാം ഇവിടെ എടുത്ത് കാണിച്ചിട്ട് നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ ഏതത് ഏകസ്വിൻ വാക്യ അഭ്യൂപകണ്ടും യുക്തം. കാരണം ഒരേ വാക്യത്തിൽ തന്നെ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും. ഏകസ്വിൻ വാക്യ അഭ്യൂപകണ്ടും യുക്തം. ഉപക്രമ ഉപസംഹാരാഭ്യം ഹി വാക്യ ഏകത്വം അഗമ്യതേ. ഉപക്രമ ഉപസംഹാരങ്ങളിലെല്ലാം എന്താണ് ഇവിടെ ഏകവാക്യതയുണ്ട് എന്ന് വെച്ചാൽ ഉപക്രമ ഉപസംഹാരങ്ങളിലൂടെ എല്ലാം ഒരേ ഒരു കാര്യത്തെയാണ് പറയുന്നത്. എങ്ങനെ മാമേവ വിജാനിയ വിജാനിഹി ഉപക്രമ്യ പ്രാണോസ്മി പ്രജ്ഞ തം മാം ആയുരമൃതം ഇത്യുപാസ്വ തിക്വാന്തേ സേഷ പ്രാണ ഏവ പ്രജ്ഞാത്മാ ആനന്ദോ അജരോ അമൃത ഇത്യേക രൂപവും ഉപക്രമോപസംഹാരവും ദൃശ്യത. തുടക്കത്തിലും ഒടുക്കത്തിലും അത് ശ്രദ്ധിക്കണം. ശ്രുതി ആ തുടക്കവും ഒടുക്കും ഒരുപോലെയാണ് തുടങ്ങുന്നെങ്ങനെ മാമേവ വിജാനേഹി എന്നെ അറിയൂ എന്ന് പ്രദർദ്ദനോട് ഇന്ദ്രൻ പറയുകയാണ്. എന്നെ അറിയണം ഞാനെന്ന് പറഞ്ഞാൽ പ്രാണോസ്മി ഞാൻ പ്രാണനാണ്, പ്രജ്ഞാത്മാ പ്രജ്ഞാസ്വരൂപനാണ്, അങ്ങനെയുള്ള എന്നെ മം ആയുരമൃതം ഇത്യുപാസ ആയുസ്സായി അമൃതമായി ഉപാസിക്കുക. അവസാനം പറയുന്നു സ ഏഷ പ്രാണ ഏവ പ്രജ്ഞാത്മാ പ്രാണൻ അത് തന്നെയാണ് ഞാൻ പ്രാണനെന്നാരെ പറഞ്ഞോ അതാണ് പ്രജ്ഞാത്മാവ്. ആനന്ദോ അജരോ അമൃത ആനന്ദനാണ് അജരനാണ് അമൃതനാണ് എന്ന് പറയുമ്പോൾ ആദ്യം മാം എന്ന് എന്നെ എന്ന് പറഞ്ഞ ഞാൻ ആരാണ്? ആനന്ദൻ അജരൻ അമൃതനാണ് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമായി. തീവരൂപവും ഉപക്രമ ഉപസംഹാരവും ദൃശ്യതേ. ഉപക്രമ ഉപസംഹാരങ്ങളിൽ ആ ഏകരൂപത്തെ കാണിക്കുന്നു, തന്റെ പരമാർത്ഥ സ്വരൂപത്തെ കാണിക്കുന്നു. അത്ര അർത്ഥേകത്വം യുക്തം ആശ്രയിക്കും. അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്, പല വാക്യങ്ങളുണ്ട് ഉപദേശത്തിൽ. ഇങ്ങനെ ഉണ്ടെങ്കിലും അർത്ഥേകത്വത്തെ സ്വീകരിക്കുന്നതാണ് യുക്തിയുക്തം. എന്താണ് അവിടുത്തെ അർത്ഥം? ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കുക. അപ്പോൾ പ്രദർദ്ദനെ ഉപദേശിക്കുന്നത് എന്ത് എന്തിനാണ്? ബ്രഹ്മത്തെ ഉപദേശിക്കുക, എന്നുവെച്ചാൽ പരമാർത്ഥത്തെ ഗ്രഹിക്കുക. മറ്റ് ശബ്ദങ്ങളുണ്ട്, ആ ശബ്ദങ്ങൾക്കല്ല, നാനാർത്ഥങ്ങളുമുണ്ട്, പക്ഷേ ഗ്രഹിക്കേണ്ടത് പരമാർത്ഥത്തെയാണ്. എന്നുവെച്ചാൽ ബ്രഹ്മലിംഗം അന്യപരത്വേന പരിണയതും സഖ്യം. കാരണം ഇവിടെ പരമാർത്ഥമായിരിക്കുന്ന ബ്രഹ്മത്തെ വ്യക്തമാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കെ അതിന് വേറെ അർത്ഥത്തെ അന്യപരത്വേന അന്യർത്ഥത്തെ കൽപ്പിക്കുന്നത് നശിക്കും. അത് ശരിയല്ല. ഇവിടെ സ്പഷ്ടമായും ബ്രഹ്മത്തെ ഒരിടത്ത് വ്യക്തമായി ബോധിപ്പിക്കുമ്പോൾ മറ്റു ചില അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവിടെ ഉണ്ടായിരുന്നാലും മുഖ്യമായി ഗ്രഹിക്കേണ്ടത് ആ തത്വത്തെ തന്നെയാണ്. നമ്മൾ പറയുന്നു ഉപാസനകളുടെ പ്രകരണങ്ങൾ, ഉപാസനയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ തത്വത്തെക്കുറിച്ചും പറയും. അപ്പൊ അവിടെ ഈ ഉപാസന പറയുന്നത് ഉപാസ്യമായി ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത് എല്ലാം ആ തത്വത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉപാസന എന്ന് പറയുന്നത് തത്വബോധത്തിന് സഹായിക്കുന്നതല്ല, അത് രണ്ടും വിരുദ്ധമായ കാര്യങ്ങളല്ല. ഉപാസന എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒന്നാണ് എന്നുള്ള അർത്ഥത്തിലല്ല, അത് സഹായിക്കുന്നു. ദശാനാം ഭൂതമാത്രാണാം പ്രജ്ഞാമാത്രാണാം ച ബ്രഹ്മണോ അന്യത്ര അർപ്പണാനുഭവത്തെ ഹേ മുമ്പ് ഭൂതമാത്രകൾ പത്ത് ഭൂതമാത്രകളെ കുറിച്ച് പറഞ്ഞു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും പഞ്ചഭൂതങ്ങളുമാണ് ഭൂതമാത്രകൾ പത്തെണ്ണം. പ്രജ്ഞാമാത്രകൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനവും ഇതെല്ലാം ബ്രഹ്മത്തിൽ അർപ്പിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മത്തിൽ ആശ്രിതമായിരിക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മം എന്ന് പറയുന്ന അധിഷ്ഠാനത്തിൽ ഇതെല്ലാം ആരോപിതമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് മറ്റെവിടെയാണ് ഇതിനെല്ലാം ആശ്രയിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, ജീവൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത വിഷയങ്ങളെയും ഈ ഭൂതമാത്രകളെന്നും പ്രജ്ഞാമാത്രകളെന്നും പറയുന്നുകൊണ്ടെടുക്കുകയാണ്. അതിനങ്ങനെ പേര് കൊടുത്തിരിക്കുകയാണ് ഭൂതങ്ങൾ, അത് ഇങ്ങനെ അനുഭവിക്കുന്നു പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ. പ്രജ്ഞാമാത്രകൾ എന്ന് പറയുന്നു അത് ഇന്ദ്രിയങ്ങൾ, ഇത് പരസ്പര ആശ്രിതമായിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരു തത്വത്തിൽ ആശ്രിതമായിരിക്കുന്നു, അതിനെ ഭൂതമാത്രകളെന്നും പ്രജ്ഞയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് പ്രജ്ഞാമാത്രകളെന്നും പറയും. ഇതെല്ലാം എവിടെ നിലനിൽക്കും? ഇതേതെങ്കിലും ദേവതയിലാണോ പ്രാണനാണോ ജീവനിലാണോ? അല്ല, ഇത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഭൂതമാത്രകളെയും പ്രജ്ഞാമാത്രകളെയും ഒരുവൻ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഗ്രഹണത്തിലൂടെ അവൻ തത്വത്തെയാണ് ഗ്രഹിക്കുന്നത്. ഇതെല്ലാം തത്വത്തിൽ ആശ്രിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം പരമാർത്ഥ രൂപമായിരിക്കുന്നത് ഏതോ അതാണ് തത്വം. ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദത്തിലൂടെ കേവലം ആ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരാൾക്ക് പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. എന്നാലത് മതിയായിരുന്നു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തായത് വലുതായത് എന്നുള്ള അർത്ഥമുണ്ട്. വലുതായത് ഏത്? ഏതോ ഒന്ന് വലുതായത്. അപ്പോ അത് പിന്നെ വലുതായ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരാളുടെ ശേഷി അനുസരിച്ചിട്ടാണ്. വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിചാരിക്കും വലുത് ഹിമാലയം പോലെ വലുത്, വേറൊരാൾ വിചാരിക്കും ഈ കാണുന്ന പ്രപഞ്ചം പോലെ വലുത്, അല്ലെങ്കിൽ വേറൊരാൾ പറയും ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആകാശം പോലെ വലുത്. ഇങ്ങനെയൊക്കെ വലുതെന്ന് പറയുമ്പോൾ സങ്കല്പങ്ങൾ പോകാം. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ബ്രഹ്മബോധമൊന്നും ഉണ്ടാകത്തില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ടാവും. അതുപോലെ പിന്നെയോ അത് കേവല സങ്കല്പങ്ങൾ പോലെ അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധം തന്നെ ഉണ്ടാവും. ശരിയായ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേവലമായ സങ്കല്പമല്ല. സങ്കല്പം എന്ന് പറയുന്നത് സദാ നിരന്തരം നമ്മുടെ മനസ്സിൽ അന്ധകരണത്തിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി. അത് ബ്രഹ്മത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട്, ലോകത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്താണോ ഇത് ബ്രഹ്മത്തെ പരമാർത്ഥമായി ഗ്രഹിക്കണം, സത്യമായി ഗ്രഹിക്കണം. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ബോധം എന്ന് പറയുന്നത് ആ സത്യത്തെക്കുറിച്ചുള്ള ബോധമായിരിക്കണം. അപ്പോൾ അത് സത്യമായി അതിനെ ഗ്രഹിക്കണമെങ്കിൽ പിന്നെ ബ്രഹ്മത്തിന് വിശദീകരണം ആവശ്യമാണ്. അതെങ്ങനെയാണ്? ബൃഹത്തെന്ന് മാത്രം ഗ്രഹിച്ചാൽ പോലും. അപ്പോൾ അതിനെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്? ഇവിടെ നീ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ ഭൂതമാത്രകൾ പ്രജ്ഞാമാത്രകളും ഇതെല്ലാം ഏതെന്തിനാണോ അർപ്പിതമായിരിക്കുന്നത്. നമ്മുടെ സങ്കല്പങ്ങളെല്ലാം എന്താണ്? ഈ ഭൂതമാത്രകളെയും പ്രജ്ഞാമാത്രകളെയും ആശ്രയിച്ചിട്ടാണ്. പഞ്ചഭൂതങ്ങളെയും ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന അറിവിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സങ്കല്പം. അതുപോലെ പരമാർത്ഥത്തെ ആശ്രയിച്ചുള്ള സങ്കല്പങ്ങളല്ല പരമാർത്ഥം എന്നുള്ള ബോധം. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സംബന്ധമല്ല. പരമാർത്ഥം മാറ്റമില്ലാത്തതുകൊണ്ട് പരമാർത്ഥ ബോധത്തിനും മാറ്റമില്ല. ശരി, അങ്ങനെ ഒരു പരമാർത്ഥ ബോധം എങ്ങനെ ഉണ്ടാവും? അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ ഭൂതമാത്രകളും പ്രജ്ഞാമാത്രകളും എവിടെയാണോ അർപ്പിതമായിരിക്കുന്നത്, ഏതൊരു സത്യത്തിലാണോ എന്ന് പറഞ്ഞാൽ, ഏതൊരു സത്യത്തിലാണോ ഈ ഭൂതമാത്രകളും പ്രജ്ഞാമാത്രകളും എന്ന് പറഞ്ഞാൽ എല്ലാ സങ്കല്പങ്ങളും എല്ലാ അറിവുകളും പ്രതീതമായിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതീതി ഈ ജാഗ്രതത്തിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആ പ്രതീതിക്ക് ഒരു ആധാരം വേണമെന്ന്. അത് ഒരാളോട് ചോദിക്കുകയാണ്, ഈ പ്രതീതികളെല്ലാം എവിടെ സംഭവിക്കുന്നു എന്ന് പറയാം. ഈ പ്രതീതികളെല്ലാം എന്നിൽ സംഭവിക്കുകയാണ്. എന്തുകൊണ്ട്? അതെല്ലാം എന്റെ പ്രതീതിയാണ്. എന്തിനെ സംബന്ധിച്ചുള്ള പ്രതീതി? ഭൂതമാത്രകളെ കുറിച്ചും പ്രജ്ഞാമാത്രകളും കുറിച്ചുള്ള പ്രതീതി. അപ്പോൾ ഒരാൾ അംഗീകരിക്കുന്ന എന്താണ്? ഈ പ്രതീതിക്ക് ഒരു ആധാരം വേണം. ആധാരത്തിലാണ് ഇതെല്ലാം അർപ്പിതമായിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് അതെന്താണ് പറയുന്നു? അത് ഈ ഭൂതമാത്രകളുടെയും പ്രജ്ഞാമാത്രകളുടെയും പരമാർത്ഥ സ്വരൂപമാണ്. അതുകൊണ്ടല്ലോ അതവിടെ സംഭവിക്കുന്നത്. സർപ്പത്തിന്റെ പ്രതീതി എന്തുകൊണ്ടുണ്ടാകുന്നു? അവിടെ രജ്ജു എന്ന് പറയുന്ന ഒരു ആപേക്ഷികമായ പരമാർത്ഥം അവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാകും. പ്രതീതി ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആധാരം പ്രതീതികളാണെങ്കിലോ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊരു സ്ഥായിയായ ഒരു ആധാരം ഉണ്ടായതിനെ പറ്റും. അല്ലെങ്കിൽ ഈ അസ്ഥായിയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഈ പ്രതീതികൾക്ക് സംഭവിക്കാൻ കഴിയാതെ വരും. ഒരു ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സർവസ്വരൂപമായി ഈ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു. അത് ഇത് ഒന്നും പരമാർത്ഥം അല്ലാത്തതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമാണ്. കാരണം പരമാർത്ഥത്തിലേ സംഭവിക്കത്തുള്ളൂ. പരമാർത്ഥമല്ലാത്തതല്ല സംഭവിക്കണമെങ്കിൽ ഒരു പരമാർത്ഥം വേണം. കാരണം അതിനൊരു ആശ്രയം വേണം, ഒരു ആധാരം വേണം അതിൻ്റെ എല്ലാം നിലനിൽക്കും. അങ്ങനെ ഈ ബ്രഹ്മത്തെ അത് പരമാർത്ഥ സ്വരൂപമാണ്, സർവാധാരമാണ്, സർവാധിഷ്ഠാനമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങളെല്ലാം. അല്ലാതെയും ബ്രഹ്മത്തെ ബോധിക്കാം ബ്രഹ്മശബ്ദം കൊണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഭ്രാന്തിയായി പോകും, അത് ചിലപ്പം വികല്പങ്ങളിൽ പെട്ടുപോകും. അത് നിശ്ചയാത്മികയായ ബുദ്ധിയാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താണ്? ദശാനാം ഭൂതമാത്രാണാം പ്രജ്ഞാമാത്രാണാം ച ബ്രഹ്മണോ അന്യത്ര അർപ്പണാനുഭൂത്തെ. ബ്രഹ്മമല്ലാതെ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം, പരമാർത്ഥം അല്ലാത്ത ഒന്നിൽ ഇതിന്റെ അർപ്പണം സംഭവിക്കത്തില്ല. ഇതിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇതിന്റെ പ്രതീതി സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ ഇവിടെ ഈ പറയുന്നതെല്ലാം, ബോധിപ്പിക്കുന്നതെല്ലാം ശ്രോതാവിന്റെ പ്രതീതി അല്ലെങ്കിൽ അനുഭവം, അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. തന്റെ അനുഭവത്തിൽ ഇതെല്ലാം എവിടെ നിൽക്കുന്നു? അത് തന്നെ താൻ എന്താണ് എന്നിട്ട് എല്ലാം ആധാരമായിരിക്കുന്ന, അധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന്. അതെന്താണോ ഈ മാറുന്ന പ്രതീതിയെ ആശ്രയിച്ച് നിൽക്കുന്ന മാറ്റമില്ലാത്ത ഒന്നാണ്. അത് ഇത് മാറുന്നില്ല എന്നങ്ങനെ ഉറപ്പിക്കാം. കാരണം ഈ മാറ്റം ജാഗ്രതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? മാറ്റമില്ലാത്ത താൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ അല്ലാതെ ഇതിന്റെ അർപ്പണം സാധ്യമല്ലാന്ന് പറഞ്ഞിരിക്കുന്നു. ആശ്രിതത്വച്ച അന്യത്രാദി ബ്രഹ്മലിംഗ വിശ്വാസ പ്രാണശബ്ദസ്യ ബ്രഹ്മണി വൃത്തേഹി. അപ്പോൾ ഇവിടെ ജീവമുഖ്യപ്രാണലിംഗ നേരി ചെയ്ത് ഉപാസന ത്രൈവിദ്യ അത് വ്യാഖ്യാനിച്ചിട്ട് അടുത്ത് പറയുന്നു ആശ്രിതത്വ സൂത്രം. ആശ്രിതത്വ അതിനെ വ്യാഖ്യാനിക്കുന്നു. ആശ്രിതത്വച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യത്രാപി ബ്രഹ്മലിംഗ വശാ പ്രാണശബ്ദസ്യ ബ്രഹ്മണി വൃത്തേഹി. ഇവിടെ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലും പ്രാണശബ്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാണശബ്ദം എന്നുള്ളത് കൊണ്ട് ബ്രഹ്മം എന്ന് തന്നെ ധരിക്കണം. അല്ല, ഏത് ശബ്ദത്തിന് ഏത് അർത്ഥം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇവിടെ എന്താ അതിന് ഈ ബ്രഹ്മജ്ഞാനമായിട്ട് എന്താ ബന്ധം എന്ന് ചെന്ന് ചിന്തിക്കും. ഇവിടെ ചെയ്യുന്നതല്ലേ പ്രാണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പ്രജ്ഞാത്മാന്ന് പറഞ്ഞാൽ എന്താണ്? ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശബ്ദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എങ്ങനെയാ ഇവിടെ പറയുന്ന മുക്തിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത്? ശബ്ദാർത്ഥ ചിന്തനത്തിലൂടെ അതും എങ്ങനെയാണ് സർവസംസാര നിവൃത്തിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം അതെങ്ങനെ സംഭവിക്കും എന്ന് ചിലർക്ക് സംശയിക്കും, ചോദ്യങ്ങൾ വരും മനസ്സിന്. അപ്പൊ ഇവിടെ എന്താണ് അങ്ങനെ ഒരു ശബ്ദാർത്ഥ ചിന്തനമല്ല. ഏത് ശബ്ദത്തിന് ഏത് അർത്ഥം അങ്ങനെ ചിന്തിക്കുകയല്ല, സാഹിത്യ വിചാരമുണ്ട് അതിൻ്റെ ശബ്ദത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അത് മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അതൊന്നും ഇവിടെ ചിന്തിക്കുന്നു. ഇവിടെ എന്താണ്? ശ്രോതാവ് ശ്രുതിയിൽ നിന്ന് തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. തത്വഗ്രഹണം ശ്രോതാവിൽ സംഭവിക്കും. ശ്രുതിയാണെങ്കിലോ ഒരു ശബ്ദത്തെ ആവർത്തിക്കുകയല്ല, ഇപ്പൊ പറയണം ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം ഇത് തന്നെ ആവർത്തിക്കുകയല്ല. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരം അപ്രസക്തമായി പോകും, വിചാരം നടക്കത്തില്ല. വിചാരം ഇവിടെ ആവശ്യമായി വരുന്നു ബ്രഹ്മം എന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ ബ്രഹ്മം എന്ന് ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഈ പറഞ്ഞ രീതിയിൽ അത് പരമാർത്ഥമാണ് സർവസ്വരൂപമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥബോധം ഉണ്ടായി മുമ്പ് പറഞ്ഞ പോലെ എന്താണ് അത് ബൃഹത്തായ ഒന്നാണ്, അതുകൊണ്ട് കാര്യമുണ്ട്. അതൊരു വികല്പ രൂപത്തിലാകാം അല്ലെങ്കിൽ വിപരീത ബുദ്ധിയാകാം. അപ്പോൾ അതിനെ വിചാരം ചെയ്ത് അവന് ഉറപ്പിക്കണം. ശ്രവണത്തിൽ നിന്ന് ഏത് ബോധമാണോ ഉണ്ടായത് ആ ബോധത്തെ ആശ്രയിച്ചു വരുന്ന അതിനെ തുടർന്ന് വരുന്ന വികല്പങ്ങളും വിപരീതങ്ങളും എല്ലാം മാറി അവൻ്റെ ഉള്ളിൽ നിശ്ചയാത്മികമായ ബോധം ഉണ്ടാകുന്നു. അഹം ബ്രഹ്മാസ്മി സർവം ഫലിതം ബ്രഹ്മ എന്നുള്ള ബോധമുണ്ടാകും. അപ്പോൾ ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് ഈ പറയുന്ന വികല്പങ്ങളൊന്നും മാറിയില്ല. അപ്പോൾ അവിടെ നാനാ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു ശബ്ദം കൊണ്ട് കാര്യം നടക്കുന്നില്ല. അത് നാനാ അർത്ഥങ്ങളുള്ള നാനാ ശബ്ദങ്ങൾ. അപ്പോൾ ഒരുവൻ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദങ്ങളെ കേട്ടിട്ട് മുമ്പ് ബ്രഹ്മശബ്ദം കൊണ്ട് എന്താണ് ധരിച്ചത് അതിനനുകൂലമായി സമന്വയ ദൃഷ്ടിയിൽ ഈ ശബ്ദങ്ങളുടെയൊക്കെ താല്പര്യത്തെ ചിന്തിക്കുന്നു. അപ്പോൾ പ്രാണനെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രജ്ഞാത്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ തരത്തിൽ വിചാരം ചെയ്യുന്നു. ആ വിചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാനാ ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിചാരത്തിലൂടെ എന്ത് ചെയ്യുന്നു, ബ്രഹ്മശബ്ദം കൊണ്ട് ഗ്രഹിച്ചത് പരമാർത്ഥമാണോ എന്ന് സംശയത്തെയും മറ്റും നീക്കിയിട്ട് നിശ്ചയാത്മകമായ രീതിയിൽ ബോധിക്കുന്നു. അതുകൊണ്ട് വിചാരം ആവശ്യമാണ്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചതുസൂത്രയിൽ ചർച്ച ചെയ്ത തത്വം എന്ന് പറയുന്നത് കർത്തൃതന്ത്രം ആയ ജ്ഞാനത്തിലൂടെ ഗ്രഹിക്കേണ്ടതാണ്, ഗ്രഹിക്കേണ്ടതല്ല, വസ്തുതന്ത്രമായ ജ്ഞാനത്തിലൂടെ ഗ്രഹിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് അഗ്നിയെ കാണുമ്പോൾ ഇത് അഗ്നിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് പോലെ അത് കണ്ടുണ്ടാവും. തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ അവിടെ കേട്ട് തന്നെ അജ്ഞാനം ഉണ്ടാവണം, ശ്രവണത്തിൽ നിന്ന് അജ്ഞാനം ഉണ്ടാവും. കാരണം ബോധിപ്പിക്കുന്നത് നേരിട്ടാണ് തത്വമസി, അവിടെ പിന്നെ ഒന്നും മറച്ചു വച്ചിട്ടില്ല. തത്വം എന്താണെന്ന് നേരിട്ട് ബോധിപ്പിക്കുന്നു, നേരിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ബോധിക്കണം. കാരണം ഇവിടെ ബോധിപ്പിക്കുന്ന ആ വസ്തു എന്ന് പറയുന്നത് തൻ്റെ തന്നെ സ്വരൂപമാണ്, ആ ബോധം എന്ന് പറയുന്നത് തന്നെ തന്നെ നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് മറ്റു വസ്തുക്കളെ പോലെ അല്ല. ബോധിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ അത് പ്രകാശിക്കണം, പ്രകാശിച്ച് തീരും. ശ്രോതവ്യ എന്ന് മതി, പിന്നെ മന്ദവ്യോ നിരിധ്യാസിതവ്യോ എന്നെല്ലാം എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു. അതും അവഗത്യർത്ഥത്വ ഇവിടെ പറഞ്ഞു, അതും ഈ ബോധത്തിന് വേണ്ടി തന്നെ. മനനവും നിരിധ്യാസനുമെല്ലാം ഈ ബോധത്തിന് ആവശ്യമായി വരുന്നു, ശ്രവണത്തെ കൂടാതെ തന്നെ. അപ്പോൾ അതെന്ത് ബോധിച്ചതിനെ വീണ്ടും ബോധിക്കുക, അതാണ് പറയുന്നത് ബോധത്തിൻ്റെ ബോധം, അല്ലെങ്കിൽ ബോധത്തിൻ്റെ വ്യക്തത, ബോധത്തിൻ്റെ ദൃഢത, അതിനുവേണ്ടി തുടർന്നുള്ള കാര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് നാനാ ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ഈ ബോധത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ ശബ്ദങ്ങളുടെ അർത്ഥം എന്തെന്നോ ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ എന്താണ്, ബോധിച്ചതിനെ തന്നെ ബോധിക്കുന്നു. സാധാരണ ശബ്ദങ്ങളുടെ അർത്ഥം ചിന്തിക്കുമ്പോൾ എന്താണ്, ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണ്, മറ്റേ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണ്, വേറെ ശബ്ദത്തിന്, നമ്മളൊരു ഭാഷ പഠിക്കുന്നു, അപ്പൊ അതിലെ പദങ്ങൾ പഠിക്കുന്നു, പദങ്ങളുടെ അർത്ഥങ്ങൾ പഠിക്കുന്നു, അവിടേക്ക് നാനാ ശബ്ദങ്ങളുടെ നാനാർത്ഥത്തെ ഗ്രഹിക്കുന്നു. അതുപോലല്ല ഇവിടെ പ്രാണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്, പ്രജ്ഞാത്മാരുടെ അർത്ഥമാണെന്ന് നാനാ ശബ്ദങ്ങളുടെ നാനാർത്ഥം പഠിക്കുകയല്ല ഇവിടെ ചെയ്യുന്നു. ഇവിടെ എന്താണ്, നാനാ ശബ്ദങ്ങളിലൂടെ ഈം വിചാരം ചെയ്തിട്ട് ഏകമായ അർത്ഥത്തെ തന്നെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ശ്രവണത്തിലൂടെ ഗ്രഹിച്ചത് അതിനെ തന്നെ, ശ്രവണത്തിലൂടെയുള്ള ഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്, ആ വസ്തുതന്ത്രമായ ആ ജ്ഞാനം അത് തന്നെയാണ് മനനത്തിലൂടെയും നിധ്യാസനത്തിലൂടെയെല്ലാം ആ വസ്തുതന്ത്രമായ ജ്ഞാനത്തെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. ഗ്രഹിച്ചതിനെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യക്തത, അതിൻ്റെ ദൃഢത. അതുകൊണ്ട് ശ്രവണം, മനനം, നിധ്യാസനം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മനന നിധ്യാസനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാനാ ശബ്ദങ്ങൾ കൊണ്ട് ശരിയോ? അവിചാരം ഒഴിച്ചുകൂടാനാവാതെ വരുന്നതുകൊണ്ട്, കാരണം ഇത് തത്വത്തെ സംബന്ധിച്ച് തന്നെ വിചാരം ഇല്ലാത്തതുകൊണ്ട് ശ്രവണത്തിൽ നിന്ന് നാനാതരത്തിലുള്ള വികല്പങ്ങൾ ഒരുവന്റെ ഉള്ളിൽ വന്നുപോയി അനുഭവിച്ചിട്ടുണ്ട്. ബ്രഹ്മം എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്തിനായിരിക്കും ഗ്രഹിക്കുന്നത്? എന്താണോ അവനെ ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ഗ്രഹിക്കണമെന്നില്ല. ഇവിടെ വിചാരവും ഉപാസനയും എല്ലാം ആവശ്യമായിട്ട് വരും. എപ്പോഴാണോ ഒരുവൻ തത്വത്തിൻ്റെ ശ്രവണം കൊണ്ട് വികല്പരഹിതമായി വിവരീയരഹിതമായി ആ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുന്നത്, ഏതൊരുവനാണോ പിന്നീട് വിചാരവും മറ്റും ആവശ്യമായി വരുന്നത്, അവന് ഈ വിചാരവും ഉപാസനയും എല്ലാം ആവശ്യമാണ്. എല്ലാം ഉപാസന എന്ന് പറയുമ്പോൾ ബ്രഹ്മ ഉപാസന, മറ്റുപാസനകളല്ല. വിചാരത്തെയും പറയുമ്പോൾ ഒരു തരത്തിൽ അതും ഒരു ഉപാസനയാണ്. ഏത് തരത്തിൽ അത് ബ്രഹ്മ ഉപാസന എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞു. കാരണം ഉപാസന എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുണ്ട്, അത്ര ഉപാസനകളിലേക്ക് പോകണം. ബ്രഹ്മ ഉപാസന എന്നെടുത്തു കഴിഞ്ഞാൽ വിചാരം ഒരു തരത്തിൽ അങ്ങനെ പറയാം, മറ്റൊരു തരത്തിൽ ഉപാസന വേറെയാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ജ്ഞേയമായിരിക്കുന്ന അറിയേണ്ടതായ ആ ബ്രഹ്മത്തെ സംബന്ധിച്ച് പിന്നെ വിചാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതും ആവശ്യമായി വന്നിരിക്കുന്നു വികല്പങ്ങളെ പരിഹരിക്കുന്നതിന്. അതിനിവിടെ നാനാശബ്ദങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് ഈ ചർച്ചയുടെ താല്പര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്നു അന്യത്രാപി, മറ്റു പല സ്ഥലങ്ങളിലും ബ്രഹ്മലിംഗവച്ച ബ്രഹ്മത്തെ സ്പഷ്ടമായി ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളുള്ളതുകൊണ്ട് പ്രാണശബ്ദസ്യ, പ്രാണശബ്ദത്തിന് ബ്രഹ്മണി വൃത്തേഹി, പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മം എന്നുള്ള ബോധമുണ്ടാകണം. ഇതിപ്പോൾ ശ്രുതിയെ ആശ്രയിച്ചുള്ള വിചാരം കൊണ്ട് പറയുകയാണ്. സാധാരണ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി പ്രാണനെന്നോ ബ്രഹ്മമെന്നോ വിശേഷിച്ച് ശ്രൗതമായ ശബ്ദങ്ങളൊന്നും വേണ്ട, ഏത് ശബ്ദത്തിൽ നിന്നും ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കുക. പ്രത്യേകിച്ചൊരു ശബ്ദത്തിനെ എടുത്തു പറയേണ്ട കാര്യം എന്തുകൊണ്ട്, എവിടെയും ഒരാൾക്ക് തത്വദൃഷ്ടിയാണെങ്കിൽ അയാൾ തത്വത്തെയാണ് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏതൊന്നിൻ്റെയും തത്വത്തെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊന്നിൻ്റെയും പരമാർത്ഥമാണ് അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സർവശബ്ദങ്ങളുടെയും പരമാർത്ഥം, ആ സർവശബ്ദങ്ങൾ എവിടെയാണോ സമർപ്പിതമായിരിക്കുന്നത് അത് തന്നെയാണ്. സർവശബ്ദങ്ങളുടെയും കാരണം സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനെന്താ, ഏതെങ്കിലും ഒരു പ്രത്യേക പരിച്ഛിന്നമായ ഒരു സത്യത്തെ അറിയാനല്ല ആഗ്രഹിക്കുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ, ഈ പ്രപഞ്ചത്തിന്റെ സർവത്തിന്റെയും തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുണ്ടായി, ഞാൻ എന്നിലൊരു ബ്രഹ്മമുണ്ട്, ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക, അങ്ങനെയല്ല, സർവപ്രപഞ്ചത്തിന്റെയും തത്വത്തെ സാക്ഷാത്കരിക്കാനാണ്. ഇപ്പൊ സർവശബ്ദങ്ങളും എവിടെയാണോ സമർപ്പിതമായിരിക്കുന്നത്, സർവശബ്ദങ്ങളുടെയും പരമാർത്ഥമായിരിക്കുന്ന എന്തോ അതാണ് ബ്രഹ്മം എന്നാണ് ഗ്രഹിക്കുന്നത്. അതാണ് അദ്വൈതത്തിന്റെ രീതി, അദ്വൈതത്തിന്റെ വിശകലന രീതി, വിചാര രീതി അതാണ്. അത് പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, സർവതമായ ശബ്ദങ്ങളെ, ശ്രുതിയിൽ നിർദ്ദേശിച്ച ശബ്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇതിനൊരു അവലംബം വേണമല്ലോ വിചാരത്തിന്. ശൂന്യതയെ ആശ്രയിച്ചൊരാൾക്ക് വിചാരം ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിചാരം ഇവിടെ എന്താണോ ശ്രവണത്തിൽ തുടങ്ങിയതുകൊണ്ട്, ഇവിടെ തത്വജ്ഞാനത്തിന്റെ തുടക്ക ശ്രവണമാണ്, ശ്രവണത്തിൽ തുടങ്ങിയതുകൊണ്ട്. ശ്രവണം എന്ന് പറയുന്നതോ അത് ശബ്ദാത്മകമാണ്, ശബ്ദത്തിലെ ശ്രവിക്കുന്നു. അത് ശ്രവണത്തിൽ അങ്ങനെ ശബ്ദാത്മകമായ ശ്രവണത്തിൽ തുടങ്ങിയതുകൊണ്ട് തുടർന്ന് വരുന്ന വിചാരങ്ങളുമെല്ലാം ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, മനനം ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, ബ്രഹ്മോപാസന ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അതിൽ വിശേഷ ശബ്ദങ്ങൾ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രാണൻ അല്ല, അതങ്ങനെ പറയാൻ കാരണം ഒരു പ്രാണശബ്ദം വന്നു അതിന് വ്യാഖ്യാനിച്ച് ബ്രഹ്മമെന്ന് പറഞ്ഞു, പ്രജ്ഞാശബ്ദം വന്നു അതിന് വ്യാഖ്യാനിച്ച് ബ്രഹ്മമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ശബ്ദങ്ങൾ വ്യാഖ്യാനിച്ച് കൃത്രിമമായി കൽപ്പിച്ചെടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ, അതോ ഈ ശബ്ദങ്ങളെല്ലാം അങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നുണ്ടോ? ഒരാൾക്ക് ആക്ഷേപമായി പറയാൻ എന്താണോ ഇത്, ഈ ശബ്ദങ്ങളെ കൃത്രിമമായി വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഒരർത്ഥത്തെ പറയുകയാണ് എന്ന് പറയാം. ഇവിടെ അതല്ല പറയുന്നത്, എന്താണ് ഈ ശബ്ദങ്ങളെല്ലാം തത്വത്തെ ബോധിപ്പിക്കുകയാണ്. സർവേ വേദാഗത് പദം അമനന്തി. പക്ഷെ ആർക്ക്, അങ്ങനെ ഒരു പരമാർത്ഥ ദൃഷ്ടിയിൽ ശബ്ദത്തെ ശ്രവിക്കുന്നു, ശ്രുതി എന്തിനാ ശ്രവിക്കുന്നത്? ഇവിടെ ശ്രുതിയെ ശ്രവണം ചെയ്യുന്നവൻ പരമാർത്ഥം എന്തെന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തത്വം? അതവന് അറിയുന്നു. അപ്പോൾ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള ജിജ്ഞാസയോടുകൂടി ഒരുവൻ ശ്രുതിയെ ശ്രവിച്ചു കഴിഞ്ഞാൽ അവന് സർവവേദത്തിൽ നിന്നും ആ ഒരു തത്വത്തെ തന്നെ ഗ്രഹിക്കാൻ കഴിയും. അതായത് വ്യാഖ്യാനത്തെ ആശ്രയിച്ച് കണ്ടെത്തുന്ന ഒരു തത്വമല്ല. ഒരു വ്യാഖ്യാനത്തെ ആശ്രയിക്കാതെ തന്നെ തത്വത്തെ ശ്രവിച്ചപ്പോൾ ബോധ്യപ്പെട്ട തത്വമാണ്. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വിചാരം എന്ന് മനസ്സിലാക്കും. അത് പറയുന്നത് ചില അങ്ങനെ ആക്ഷേപം പറയുന്നത് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച് കണ്ടെത്തിയാണ്. അതെ, ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നത് വാസ്തവമാണ്, കണ്ടെത്തി എന്ന് പറയുന്നതും വ്യാഖ്യാനമാണ്. പക്ഷെ അത് പരമാർത്ഥമാണ് എന്ന് മാത്രം. പരമാർത്ഥമല്ലാത്ത ഒന്നിനല്ല വ്യാഖ്യാനിച്ചതും കണ്ടെത്തിയതും. അതുകൊണ്ട് ബ്രഹ്മലിംഗോശ മറ്റു പല സ്ഥലങ്ങളിലും പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കണം. ഇഹാവിച്ച ഹിതതമോ ഉപന്യാസാദി ബ്രഹ്മലിംഗ യോഗാ ബ്രഹ്മോപദേശ ഏവ അയമിതി ഗംഭീരം. മറ്റു വേദങ്ങളിലും പല ഭാഗങ്ങളിലും നാനാ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ബ്രഹ്മത്തെ ബോധ്യപ്പെടുത്തുന്നത് പോലെ ഇഹാദി, ഇവിടെ ഈ ഇന്ദ്രൻ പ്രദർദനോട് തത്വത്തെ പരമാർത്ഥത്തെ ഉപദേശിക്കുന്ന ഈ വേളയിലും ഹിതതമ ഉപന്യാസാദി, ഇതാണ് ഏറ്റവും ഹിതതമമായിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് അയാളുടെ പ്രയസിന് വേണ്ടി പല കാര്യങ്ങളും ഉപദേശിക്കാം. വേദത്തിൽ അതൊക്കെ ചെയ്യുന്നില്ലേ? കർമ്മങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച്, സ്വർഗം, പുത്രൻ, പശു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിനക്ക് ഹിതമായത് എന്താണോ അത് ലോകത്തിൻ്റെ ദൃഷ്ടി അതാണ്. ലോകം എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? എന്താണ് തനിക്ക് ഹിതമായിരിക്കുന്നത്? അഹിതമാരും ആഗ്രഹിക്കുന്നു, എല്ലാവരും ഹിതത്തെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് ആധ്യാത്മികമായ അന്വേഷണം, ആധ്യാത്മികമായ ജിജ്ഞാസ എന്ന് പറയുന്നത് ഹിതത്തിന് വേണ്ടിയല്ല. കാരണം ഹിത പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ലൗകികമായ ഉപായങ്ങൾ തന്നെ ധാരാളമുള്ളത്, പിന്നെ ഇതിനവിടെ ആധ്യാത്മികത ഇതാവിച്ചു. എന്നുവെച്ചാൽ സുഖം എന്നും പറയുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ് ആത്മീയത എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സുഖത്തിന് ഒരുപാട് ലൗകികമായ ഉപായങ്ങളുണ്ട്, അതുകൊണ്ട് സുഖം പ്രാപിക്കാം. അന്നപാനാദികളെല്ലാം സുഖത്തെ നൽകുന്നതാണ്. അപ്പോൾ മനുഷ്യൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഒരുപാടൊക്കെ പരിശ്രമിച്ച് സുഖം നേടുന്നു, സുഖത്തെ അനുഭവിക്കുന്നു. ഇനി ആധ്യാത്മികമായ ജിജ്ഞാസയുള്ളവനും സുഖം വേണം. അന്നപാനാദി വ്യവഹാരങ്ങളിലൂടെ അവൻ സുഖത്തെ, സ്വസ്ഥതയെ, ശാന്തിയെ ഒക്കെ ആഗ്രഹിക്കുന്നു. സാധാരണ ശാന്തി ആഗ്രഹിക്കുന്നവരും അങ്ങനെയാണ്, സുഖത്തെ ആഗ്രഹിക്കുന്നവരുമെല്ലാം. അത് ചിലപ്പോൾ അവർ ലൗകികമായ ഉപായങ്ങളെ സ്വീകരിക്കുന്നു, ചിലപ്പോൾ ആധ്യാത്മികം എന്നുള്ള പേരിൽ ചില ഉപായങ്ങളെ സ്വീകരിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ചാകുന്നു. അപ്പൊ ഹിതപ്രാപ്തിയാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്നുള്ള ധാരണയിലാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ചില പറയില്ലേ, ആധ്യാത്മികവും ഭൗതികവും രണ്ടും ഒന്നാണ്. അത് ശരിയാണ്. എന്തുകൊണ്ട്? ഇവന് വേണ്ടത് ഹിതമാണ്, സുഖമാണ്. അത് രണ്ടിൽ നിന്നും കിട്ടും, ആധ്യാത്മികതയിൽ നിന്നും കിട്ടും. കുറച്ച് പ്രാർത്ഥിക്കുകയോ ജപിക്കുകയോ ചില അഭ്യാസങ്ങൾ ചെയ്യുകയോ ചെയ്താൽ കിട്ടും സുഖം. ഇനി മറ്റ് വിഷയങ്ങൾ അനുഭവിച്ചാലും സുഖം കിട്ടും. അപ്പോൾ ഇതിനെ രണ്ടിനും വേർതിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടും സുഖത്തെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആധ്യാത്മികതയും ഭൗതികയും ആ ഒരു തലത്തിൽ വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് ഹിതോപദേശമല്ല ഇവിടെ എന്നാ പറയുന്നു. അതിൽ നിന്ന് ഇതിനെ വ്യത്യാസമായി കാണും. ഇവിടുത്തെ ആധ്യാത്മികത ഇവിടെ എന്താണ് അതിനോടൊന്നും കൂടി ചേർക്കുന്നത്, ഇവിടെ ഹിതതമോപദേശമാണ്. അങ്ങനെ വ്യത്യാസം ഹിതതമോപന്യാസാദി. കാരണം ഇവിടെ പോയ അസുരൻ എന്ന് പറയുന്നത് പറയുന്ന ആളെ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി, എന്നിട്ട് ദേവലോകത്ത് പോയി ദേവലോകത്തെയും തന്റെ പൗരുഷം കൊണ്ട് കീഴ്പ്പെടുത്തിയവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പരലോകങ്ങളിലുള്ള എല്ലാ സുഖഭോഗങ്ങളെയും ആർജിച്ചവനാണ്. ഹിതമായെന്ന് എന്തൊക്കെ കരുതിയോ അതെല്ലാം അവൻ നേടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരുവനോട് ഹിതോപദേശത്തിൽ കാര്യമൊന്നുമില്ല. അവന് അതിനുപരിയായ ഹിതതമമായ ഒന്നിനെ ഉപദേശിക്കുന്നു. വസന്തല ഹിതതമമായ ഉപദേശപ്രാപ്തിയിലൂടെ മാത്രമേ ഒരാൾക്ക് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവും. ഹിതത്തിലൂടെ പറ്റില്ല. അവിടെ പിന്നെ ഈ പറയുന്ന ഭൗതികവും ആധ്യാത്മികവും കൂടെ കൂട്ടിയോജിപ്പിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. അധികലോകവും പരലോകത്തിനും അപ്പുറമുള്ളതാണ്. അപ്പൊ പിന്നെ അവിടെ ഇവിടെ ഭൗതികം നിൽക്കും. അങ്ങനെ ഒരു പരമാർത്ഥ തത്വത്തെയാണ് ഉപദേശിക്കുന്നത്. അത് ഹിതമല്ല, ഹിതതമമാണ്. അതുകൊണ്ടെന്താണ് ഹിതതമമായിരിക്കുന്ന ഹിതതമ ഉപദേശം എന്ന് പറയുന്നത്? എന്താണ്? ബ്രഹ്മോപദേശമാണ്. എന്താണ്? സർവപ്രപഞ്ചശൂന്യമാണ് പരമാർത്ഥ തത്വം. അവിടെ പിന്നെ ഇങ്ങനെ പ്രപഞ്ചത്തെ കൂട്ടിച്ചേർക്കുന്നു. ലൗകികമായ സുഖത്തെ പോലെ മറ്റൊരു സുഖത്തെ പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപായമല്ല ഇവിടെ പറയുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത്. അതല്ല, അത് ഹിതത്വം ഉപദേശമാണ് പറയുന്നത്. അതെന്താണ് ഹിതത്വം ഉപദേശം എന്ന് പറയുന്നത്? എന്താണ് ഹിതത്തമ ഉപന്യാസാദി ബ്രഹ്മലിംഗയോഗ? അതാണ് ബ്രഹ്മ ശബ്ദം എന്ന് പറയുന്നത്. ബ്രഹ്മ തത്വത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദം. ആ ശബ്ദത്തിലൂടെ ഉപദേശിക്കുന്ന എന്താണ്? ഹിതത്തെയല്ല, ഹിതത്തമമായ ആത്യന്തികമായിരിക്കുന്ന ഹിതത്തെ, പാരമാർത്ഥികമായിരിക്കുന്ന ഹിതത്തെ. ഇത് പാരമാർത്ഥികമായ തത്വത്തിന്റെ ഉപദേശമാണ്. അതാണ് ഹിതത്തമ ഉപദേശം എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു, അയാൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അശാന്തിയുള്ളവരാണ് ശാന്തി കൊടുക്കുക, അതെല്ലാം ശരി, വ്യാവഹാരികമായി അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അവിടെ അയാൾ നേടുന്നത് ഹിതതമമല്ല. എന്തുകൊണ്ടത്? താൽക്കാലികമായ ഹിതമാണ്. അതിന് നമ്മൾ ഉപദേശിക്കുന്നത് എന്താണ്? ഹിതതമത്തിന്റെ ഉപായമല്ല. കാരണം ആ ശാന്തി സമാധാനമെല്ലാം ഇപ്പോൾ നേടുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്നു. ഹിതതമമല്ല. നമ്മുടെ ഒരു ഉപായങ്ങളും ആധ്യാത്മികമായ ലാഭം ഉണ്ടാകും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഒരു ഉപായങ്ങളും അത് ഹിതതമമല്ല, ഹിതമാണ്. എല്ലാത്തിനും പ്രയോജനമുണ്ട്. ഇവിടെ ഒന്നിനും പ്രയോജനമില്ല എന്ന് പറയുന്നില്ല. എല്ലാത്തിനും പ്രയോജനമുണ്ട്, പക്ഷെ അത് കേവലം ഹിതം മാത്രം, ഹിതതമമാണ്. ഇവിടെ എന്താണ് ഹിതതമത്തെയാണ് പന്യസിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ആത്യന്തികമായ ദുഃഖം നിവൃത്തി, ആനന്ദപ്രാപ്തി എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ് ഹിതതമം എന്ന് കാണിക്കുന്നത്. ഹിതത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹിതത്തെ എല്ലാം പ്രാപിച്ച ഒരുവനോട് ഇതിനെ ഹിതത്തെ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലാതെ ചിലർ പറയാറില്ലേ എനിക്ക് ഈ ആധ്യാത്മികതയുടെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? ഞാൻ സംതൃപ്തനാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആരാ ആധ്യാത്മികതാർക്ക് വേണ്ടത്? പ്രശ്നങ്ങളുള്ളവർക്കാണ് പരിഹാരം വേണ്ടത്. അതുകൊണ്ടാണ് അവരാണ് ആശ്രമങ്ങളുടെയും ഗുരുക്കന്മാരുടെയും പ്രയോഗം നടക്കുന്നത്. ചിലർ ആക്ഷേപിച്ചു പറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിതം ആണ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നതെന്നാണ്. അതല്ല ഇവിടെ പറയുന്നത്, ഹിതസമമാണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത്. അല്ല, ഇനി ഒരാൾ ഹിതത്തെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് അസമമായ ഒരു കാര്യം. നമ്മൾ യോഗ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താണ്, ഒരാൾ അസ്വസ്ഥനും അശാന്തനുമായി വരുന്നു, എന്താ ശാന്തിക്ക് ഒരു ഉപായം പറയുന്നു? ശരി, ഞാൻ നിങ്ങൾക്ക് യോഗാഭ്യാസം പറഞ്ഞുതരാം. അയാൾ യോഗാഭ്യാസം ചെയ്യുന്നു, അയാൾക്ക് ശാന്തി കിട്ടുന്നു. കൊള്ളാമല്ലോ ഇത്, യോഗാഭ്യാസം കൊണ്ട് ശാന്തി കിട്ടി. ആ ഹിതമാണ്, ഹിതതമമല്ല. എന്തുകൊണ്ട് ഈ പറഞ്ഞു കൊടുത്തവന് ശാന്തിയില്ല? പറഞ്ഞു കൊടുക്കുന്നവന് ശാന്തിയില്ല. അപ്പൊ കേൾക്കുന്നവനോ എന്ന് യോഗത്തിൽ, കേൾക്കുന്നവനും ശരിയാണ്, കേൾക്കുന്നവനും ശാന്തി ഉണ്ടായി. എപ്പോ? തൽക്കാലത്തേക്ക്. 10 ദിവസം കഴിയുമ്പം പിന്നെ അവന് ഇതിൽ നിന്ന് ശാന്തി ഉണ്ടാകത്തില്ല. പിന്നെ അവന് ശാന്തിക്ക് വേണ്ടി വേറെ എന്തെങ്കിലും യോഗത്തിന്റെ പുറകെ പോകും. കാരണം ഇതുകൊണ്ട് അവന് കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഹിത ഉപദേശങ്ങളാണ്. ആത്യന്തികമായ ശാന്തി ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ആത്യന്തിക ശാന്തി എങ്ങനെ ഉണ്ടാവുക? അത് പരമാർത്ഥ ബോധത്തിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഇവന് പരമാർത്ഥ ബോധമൊന്നും വേണ്ട, താൽക്കാലികമായ പ്രശ്നത്തിന് പരിഹാരമാണ്. അത് ലൗകിക ഉപായം പോലെ ഒരു ഉപായമായിട്ടാണ് അവൻ ഇത്തരം അഭ്യാസങ്ങളെ സ്വീകരിക്കുന്നത്. അത് ലൗകിക ഉപായങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലം മാത്രമേ ഇതിൽ നിന്നുണ്ടാകൂ, സ്ഥായിയായ ഫലം ഉണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് മതി. ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയെന്നും അവനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമേ അല്ല. ഇവിടെ പറയുന്ന അതിനെ കുറിച്ചാണ്. ഇത് ഹിതത്തെക്കുറിച്ചല്ല. ഹിതതമ ഉപന്യാസാദി ബ്രഹ്മലിംഗ യോഗ, അതിലൂടെ വരുന്നു ബ്രഹ്മ ഉപദേശ ഏവ അയം എന്ന് പറഞ്ഞാൽ മറ്റ് ധ്യാനങ്ങളോ ഉപാസനകളോ ഒന്നുമല്ല ഇവിടെ. മറ്റ് യോഗ ത്യാഗങ്ങളൊന്നുമല്ല. പിന്നെയോ ബ്രഹ്മ ഉപദേശ ഏവ അയം ഇത് ലഭ്യത. ബ്രഹ്മ ഉപദേശമാണ് എന്ന് വെച്ചാൽ പരമാർത്ഥ ഉപദേശമാണ്. പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ഉള്ള ഉപദേശമാണ്. ആ ഉപദേശ ശ്രവണത്തിലൂടെ അവനുണ്ടാകുന്ന ജ്ഞാനം എന്ത് ചെയ്യുന്നു? ആത്യന്തികമായ സംസാര നിവൃത്തിക്ക് ഉപകരിക്കുന്നതാണ്. ഈ താത്കാലിക ദുഃഖ നിവൃത്തിക്കുള്ള ഉപാസനകളെല്ലാം നടത്തും. ഞാൻ നേരത്തെ യോഗം എന്ന് പറഞ്ഞ ഉപാസന എന്നുള്ള അർത്ഥത്തിൽ, നമ്മൾ സാധാരണ യോഗം എന്ന് പറഞ്ഞ ഉപാസനയാണ്, അതല്ല ഇവിടെ പറയുന്നത്. ഇത് പരമാർത്ഥ ജ്ഞാനമാണ് എന്നാണ് ഹിതതമമായിരിക്കുന്നത്. അതൊന്നും ചർച്ച ചെയ്തതാണ് നമ്മൾ. അങ്ങനെ ഒരു പരമാർത്ഥ ജ്ഞാനത്തെ പ്രാപിച്ച ഒരുവന്, ഏതൊരുവനാണോ പരമാർത്ഥ ജ്ഞാനത്തെ പ്രാപിച്ചിരിക്കുന്ന അവന് സംസാരം ഇല്ല. സംസാരം നിവൃത്തിയാണ് അതിൻ്റെ തെളിവ് അടയാളം. അവൻ വീണ്ടും എന്താണ് ദുഃഖം നിവൃത്തിക്കുള്ള ഉപായം എന്ന് അന്വേഷിച്ചു നടക്കേണ്ടി വരുന്നില്ല. അവന് ദുഃഖം നിവൃത്തമായി. അപ്പോ അവിടെ ചോദിക്കും, നമ്മൾ ചതുസൂത്രി ചർച്ച ചെയ്തിടത്ത് നാനാത്ത സൂത്രത്തിൽ നിന്നല്ല, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായവനും പഴയതുപോലെ തന്നെ സംസാരിയായി കാണുന്നുണ്ടല്ലോ. കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ കുറ്റം പറയുന്ന, ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഏത് കാര്യത്തിനും കുറ്റം പറയുന്ന എളുപ്പമാണ്. ഏതെങ്കിലും ഒരു വിദ്യ ഒരാൾ ജീവിതകാലം മുഴുവൻ അഭ്യസിച്ച്, ഒരാൾ സംഗീതം തന്നെ അഭ്യസിക്കുന്നു വളരെ കാലം ദീർഘമായി അഭ്യസിച്ച്, അയാൾ അതിന് നല്ലൊരു അവസ്ഥയിൽ എത്തിച്ച് അതിനെ അവതരിപ്പിക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗീതത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ഒരു തമ്പറയോ ഇത് കൊള്ളത്തില്ല പറയുന്നതിന് അവനുള്ള നഷ്ടമുണ്ട്. ഒരുതന്റെ ജീവിതകാലം മുഴുവൻ സമർപ്പിച്ചിട്ടാണ് അവന് ഇതിന്റെ ഇത്രയും സിദ്ധി ഉണ്ടായത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്തവനും നിഷേധിച്ചിട്ട് പറയാ, എന്ത് സംഗീതം, ഇതെന്ത് പാട്ടാ, ഇതാണോ പാട്ട് എന്ന് പറയുന്നത് പോലെ നിഷേധിക്കാം. ഏറ്റവും വലിയ നേതൃത്വം ഒരാൾക്ക് നിസ്സാരവത്കരിച്ചു കളയാം. ഇതെന്തും, ഇതെന്ത് ജ്ഞാനം, ബ്രഹ്മജ്ഞാനം, അങ്ങനെ നിസ്സാരവത്കരിച്ച ഒരാളാണ് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടും അയാൾ സംസാരിയായി കാണപ്പെടുന്നുണ്ടല്ലോ എന്ന് അതിന് ഭാഷ്യകാരൻ എന്താ അവിടെ മറുപടി പറഞ്ഞത്? പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കണ്ട, ഞാൻ പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉള്ളവരെ കുറിച്ചാണ്. ഈ ലോകത്താരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ബ്രഹ്മജ്ഞാനത്തെ നിങ്ങൾ കുട്ടുപിടിക്കണ്ട. അവനും ബ്രഹ്മജ്ഞാനം ഇല്ല, അത്ര ബ്രഹ്മജ്ഞാനത്തിന് ശേഷം സംസാരം അങ്ങനെ ഒന്നില്ല. എന്തുകൊണ്ട്? അതാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ സ്വരൂപം. തന്നിൽ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന തന്നിൽ മൂന്ന് കാലത്തിനും ഈ സംസാരം നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ജ്ഞാനമാണത്. അവിടെ പിന്നെ എങ്ങനെയാ സംസാരം വീണ്ടും ആരോപിക്കാൻ കഴിയുന്നു? സംസാരം നിവർത്തിച്ചു എന്നുള്ള ബോധമുള്ളത്, സംസാരം അസത്യമാണ് എന്ന് ബോധിച്ചവനെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് സംസാരം സത്യമായി നിലനിൽക്കുന്നത്? അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവരിലാണ് നിങ്ങൾ സംസാരത്തെ കാണുന്നത്. അതെന്തുകൊണ്ടത് കാണുന്നു? നിനക്ക് ആ ബോധമില്ല. എന്താണ് ബ്രഹ്മം, എന്താണ് പരമാർത്ഥം, എന്താണ് പരമാർത്ഥ ബോധം, അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവനെ അജ്ഞാനിയായി കാണുകയും അവനിൽ ദുഃഖങ്ങളെയും മറ്റും നീ ആരോപിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, അവൻ ബ്രഹ്മജ്ഞാനിയായിരുന്നിട്ടും അവൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. അത് രണ്ടും ചേർന്നിരിക്കത്തില്ല. ബ്രഹ്മജ്ഞാനവും സംസാരവും ഒരുമിച്ചിരിക്കത്തില്ല. എന്തുകൊണ്ടത്? സംസാര നിവർത്തകമാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ചർച്ച ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നത് ഹിതതമമായ ആത്യന്തികമായ സംസാര നിവൃത്തി, അതിനുതിർന്ന ജ്ഞാനത്തെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഹാവിച്ച ഹിതതമ ഉപന്യാസാദി ബ്രഹ്മലിംഗയോഗ ബ്രഹ്മോപദേശമായും, ഇത് പരമാർത്ഥ ഉപദേശമാണല്ലേ. ആ പരമാർത്ഥ ഉപദേശം എന്ന് പറയുന്നത്, അത് ഹിതം എന്നും ഹിതതമം എന്നും പറയുന്നതിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വിശദീകരിച്ചത്. അത് സംസാര നിവൃത്തിക്ക് ഉതകുന്നതാണ്, അവിടെ ആത്യന്തികമായ നിവൃത്തിയാണ്. അവന് പിന്നെ സംസാരമില്ല, അവൻ മുക്തനാണ്, തത്വത്തെ ഗ്രഹിച്ചവൻ. എന്തുകൊണ്ട്? ആ തത്വം എന്ന് പറയുന്ന അത് മുക്തമാണ്. ആ തത്വഗ്രഹണം എന്ന് പറയുന്നത് ആ തത്വത്തിന്റെ മുക്തിയാണ് ബോധിപ്പിക്കുന്നത്. തത്വഗ്രഹണം അത് കൊണ്ടാണ് അതിനെ പറഞ്ഞത്. അത് കേവലം ഹിതമല്ല, ഹിതത്വം. അതുകൊണ്ടാണ് പറയുന്നത് മറ്റു ഉപാസനാ മാർഗങ്ങളെല്ലാം താത്കാലികമായി എന്തെങ്കിലും സുഖത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം സിനിമ കാണുന്നത് പോലെയുള്ളൂ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല കോമഡിയാണെങ്കിൽ നല്ലൊരു സംഭവം, അത് കഴിഞ്ഞാലോ വീണ്ടും ജീവിതമായി പ്രശ്നങ്ങളായി ദുഃഖമായി. അങ്ങനെ ഒരു താത്കാലിക സുഖം നേടുന്നത് പോലെയുള്ളൂ. ബാക്കി ഏത് ഉപാസനകളിൽ നിന്നും താത്കാലികമായി എന്തെങ്കിലും ഒരു സുഖം നേടിക്കഴിഞ്ഞാൽ, ഇനി ഒരാൾ പറയുന്നു താത്കാലികമല്ല എനിക്ക് ജന്മം മുഴുവൻ സുഖമാണ്, അങ്ങനെയുള്ള ഒരു ഉപാസനയാണ് ഞാൻ ചെയ്തത്, സദാഞാനന്ദത്തിലായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇനി വരും ജന്മങ്ങളിൽ അവിടെ ഈ സുഖത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇതല്ലോ. കാരണം അനാദി അനന്തമായിരിക്കുന്ന അനാദിർ അനന്തോയം സംസാര മുമ്പ് പറഞ്ഞു ഭാഷകാരൻ. അങ്ങനെ ഒരു സംസാരത്തിൽ ഈ ജന്മം മുഴുവൻ സുഖം അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ദേവന്മാരാണ് സുഖത്തെ അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവരൊരു കൽപ്പാന്തം വരെ വേറൊരു ജന്മത്തിലല്ല, ഇവിടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലമായി അവിടെ പോയിരുന്നു. പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്ഷീണ പുണ്യം മർത്യലോകം വിശന്തി. അപ്പൊ നമ്മൾ ഈ സ്വീകരിക്കുന്ന ഉപാസനകളെല്ലാം എന്താണ് താത്കാലികമായ സുഖത്തെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രൻ ദേവചന അങ്ങനെയുള്ള താത്കാലിക സുഖത്തെ കൊടുക്കുന്ന ഉപാസനയല്ല നിർദ്ദേശിക്കുന്നത്. പ്രാണോപാസനയായാലും ശരി, ജീവോപാസനയായാലും ശരി, എന്തായാലും ശരി, മറിച്ച് എന്താണോ ജ്ഞേയമായ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ ചിതതമമായിരിക്കുന്ന ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുകയാണ് ജ്ഞാനം കൊണ്ട്. അവനിൽ ആത്യന്തികമായ സംസാര നിവൃത്തി, ദുഃഖ നിവൃത്തി സംഭവിക്കുന്നത് കൊണ്ട് അതിന് ഹിതതമം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രകടനത്തിൽ നിന്ന് വേദം ശ്രവിക്കുന്ന ഒരാളിന് ഒരു ഭാഗം ശ്രവിക്കുമ്പോൾ ആ ശ്രവണം കൊണ്ട് ഇവിടെ വരുന്ന എന്താണ്, ഇതിൽ നിന്ന് ഞാൻ എന്താ ഗ്രഹിക്കേണ്ടത്, ശരി ഇത് ഗ്രഹിച്ചിട്ട് ഞാൻ ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്, ഇത്തരം ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിനെല്ലാം സമാധാനം കിട്ടും. അപ്പൊ ഇവിടെ ഈ പ്രകടനത്തിൽ അവിടെ ഗ്രഹിക്കേണ്ടത് പരമാർത്ഥത്വത്തെയാണ്. അതുകൊണ്ട് നേടേണ്ടത് എന്താണ്, ഏറ്റവും ഹിതതമമായിരിക്കുന്നു എന്നാണ്. അതെന്താണ്, സംസാര നിവൃത്തിയാണ്. അപ്പൊ ആ തത്വത്തെ ഗ്രഹിച്ചവനിൽ അവന് പിന്നെ സംസാരത്തെ നിവർത്തിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് സംസാരം നിവൃത്തമായിരിക്കുന്നു. സംസാര നിവൃത്തി എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്. ആദ്യം ജ്ഞാനം നേടുക, പിന്നെ സംസാരത്തെ നിവർത്തിപ്പിക്കുക, അങ്ങനെയില്ല എന്ന് പറഞ്ഞല്ലോ. വെളിച്ചം വരുന്നു, ഇള അപ്രത്യക്ഷമാകും. അതുപോലെ ഏതൊരുവനാണോ ഈ ബോധം ഗ്രഹിച്ചത്, ആ ബോധം തന്നെ സംസാര നിവൃത്തിയെ പ്രകാശിപ്പിക്കുന്നു. അത്തരത്തിലായിരിക്കണം ബോധം. അവന് ബോധ്യപ്പെടണം എന്താണ്, സംസാരം തന്നെ നിവൃത്തമായിരിക്കുന്നു. എങ്ങനെ നിത്യനിവൃത്തമായിരിക്കുന്നു, തന്നിലെ സംസാര നിവൃത്തി എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ് എന്ന് ബോധ്യം വരണം. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇതവിഹാപിച്ച ഹിതതമോപന്യാസാദി ബ്രഹ്മലിംഗ യോഗ തദ്യോഗ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെയും മറ്റ് ശ്രുതികളിൽ മറ്റ് ശ്രുതി ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയാണോ ഒരുവൻ ആ തത്വത്തെ ഗ്രഹിച്ചത്, അതുപോലെ ഇവിടെയും തദ്യോഗ ബ്രഹ്മോപദേശീയമായും ബ്രഹ്മോപദേശം തന്നെയാണ് ഇവിടെ ഇനി ഗമ്യത്തെ. ഇത് ഹിതതമമായ ഉപദേശമാണ്. ഈ ബോധം കൊണ്ട് സംസാര നിവൃത്തി ആത്യന്തികമായ നിവൃത്തി വരുന്നു. പിന്നെ ഇവിടെ ദുഃഖലേശം ഇല്ല, ഇത് ഉപാസന പോലെ അല്ല എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സംശയം വരും. അല്ല, ഞാനും കുറച്ച് കാലങ്ങളായി ഈ പണിയിൽ തന്നെയാണ്, ഞാനും ഈ തത്വത്തെ ശ്രവിക്കുന്നു, പക്ഷേ ഈ പറയുന്ന തത്വത്തെ കുറിച്ചുള്ള ബോധമുണ്ട്, പക്ഷേ എനിക്ക് ഈ സംസാര നിവൃത്തി ആത്യന്തികമായ സംസാര നിവൃത്തി വന്നിട്ടില്ല. ഇത് ഉപാസനകളൊക്കെ ചെയ്ത പോലെ തന്നെയാണ്, ഞാൻ ഏതെങ്കിലും ഉപാസന ചെയ്യുമ്പോൾ മനസ്സൊക്കെ കുറച്ച് ശാന്തമായിരിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഉപാസന നിർത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും ഈ ലോക വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ഈ ലോകം അസ്വസ്ഥമാകും, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഒരാൾ കരുതുന്നതെങ്കിൽ അവിടെ ഇത്രയേ ഉള്ളൂ. ഭാഷകാരൻ പറഞ്ഞവരെന്താണ്, നിന്നിൽ ജ്ഞാനമുണ്ടോ, സംസാരം നിവർത്തിച്ചിരിക്കുന്നു. സംസാരം നിവർത്തിച്ചില്ലേ, അത് ജ്ഞാനത്തിന്റെ തകരാറല്ല, നിന്നിൽ ജ്ഞാനം ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത് പറയുന്നു. ഇത് അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ പറഞ്ഞത്, അവഗത്യ അർത്ഥത്വ മനന നിരുധ്യാസനം എല്ലാം എന്താണ് അവധിക്ക് വേണ്ടിയാണ്. അത് തുടരുക, അത് ഹിതതമമായി തീരുന്നതിന് വേണ്ടി അത് തുടരുക. ജ്ഞാനത്തിന്റെ തകരാറുകൊണ്ടല്ല ജ്ഞാനം സംഭവിക്കാത്തതുകൊണ്ട്. ഏതൊരു ജ്ഞാനമാണോ സംസാരത്തെ നിവർത്തിപ്പിക്കുന്നത് അത് സംഭവിച്ചില്ല. എത്തു മുഖ്യപ്രാണ ലിംഗം ദർശിതം ഇതും ശരീരം പരിഗ്രഹ്യവും ഉത്ഥാപിയത്. ഇത് മുമ്പ് പറഞ്ഞ ആക്ഷേപത്തിനൊക്കെ സമാനം പറയണം. ഈ ശരീരത്തെ ഉയർത്തി നിർത്തുന്നത്, ശരീരത്തിന് ബലം കൊടുക്കുന്നത് എല്ലാം പ്രാണനാണല്ലോ, ബ്രഹ്മമല്ലല്ലോ. എന്നെല്ലാം ഭാഷയും പറഞ്ഞല്ലോ പറയുന്നു. അതുകൊണ്ട് ഇത് പ്രാണനെ ഗ്രഹിക്കണം തത് അസത്ത്, അതൊക്കെ അസംബന്ധമാണ്. എന്തുകൊണ്ട് പ്രാണവ്യാപാരസ്യപി പരമാത്മ ആയതത്വ പരമാത്മനി ഉപചരിതം ശക്യത്വ പറയുന്നു. ഇതും ശരീരം പരിഗ്രഹ ഉത്ഥാവേദി, ശരീരത്തെ നിലനിർത്തുന്നത് ആരാണ്? പ്രാണനാണെന്ന് പറഞ്ഞു. പറയുന്നു അതൊക്കെ അബദ്ധമാണ്, പ്രാണനൊന്നും ഇങ്ങനെ നിലനിർത്താൻ പറ്റത്തില്ല. സമ്പൂർണ്ണ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന എന്താണ്? പ്രാണനല്ല, പരമാത്മാവാണ്. പരമാത്മാ ചൈതന്യത്തിന്റെ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ആശ്രയിച്ചിട്ട് പ്രാണനും മറ്റും അതാതിന്റെ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രാണൻ ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതല്ലാതെ അവിടെയൊന്നും പരമാത്മാവിനെ തിരസ്കരിക്കുന്നില്ല. അല്ലെങ്കിൽ പരമാത്മാവിനെ തിരസ്കരിച്ചിട്ടല്ല, ചൈതന്യ ശൂന്യനായ ഒരു പ്രാണനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രാണന് ശക്തിയെല്ലാം ഉണ്ട്, അതാണ് ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാം നടത്തിയിരിക്കുന്നത്. പക്ഷെ അതെല്ലാം പരമാത്മ ചൈതന്യ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് പ്രാണന് അവിടെ പ്രാധാന്യമൊന്നുമില്ല, അത് കേവലം ഒരു ഉപകരണം മാത്രം, ശുരാദീന്ദ്രിയങ്ങളെപ്പോലെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് പ്രാണനെ ഉപാസിച്ചോണമെന്നുണ്ടല്ല. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്ത്? ജ്ഞേയമായിട്ടായാലും ശരി, ഉപാസ്യമായിട്ടായാലും ശരി, ഇവിടെ പരമാർത്ഥമായി ഒന്നേ ഉള്ളൂ, പരബ്രഹ്മം വേറൊന്നും ഇല്ല എന്നാണ്. മറ്റൊന്നിനെ ഉപാസിച്ചിട്ടോ അറിഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ദേവതയോ ഏതെങ്കിലും ജീവനെയോ ഒന്നുമില്ല. പിന്നെ ഏതിനെയും പരമാത്മാവായി ഉപാസിക്കാം, അത് മറ്റൊന്ന്. ഏതൊന്നാണോ ഏത് രൂപത്തിലാണോ നമുക്ക് അനുഭവപ്പെടുന്നതിന് ആ രൂപത്തിലല്ല ഉപാസിക്കേണ്ടത്. അല്ലെ, കല്ലിനെ കല്ലായിട്ട് ഉപാസിച്ചിട്ട് ഒരു പ്രയോജനമുണ്ട്? പക്ഷെ അതിനെ വിഷ്ണുവായി ഉപാസിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്, ശിവനായി ഉപാസിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. ആ തത്വമാണ് ഇവിടെ പറയുന്നത്. അവിടെ തത്വമായി ഉപാസിക്കുക. ഈ കല്ലിനെ കല്ലായി ഉപാസിക്കുന്നവരുമുണ്ട്, ഈ കല്ലാണ് ദൈവം എന്ന് കരുതിയിട്ട് ആ കല്ലിനെ കുളിപ്പിക്കുന്നു, കല്ലിനെ ഭക്ഷണം വെച്ച് നീട്ടുന്നു, കല്ലിനെ പൊട്ട് തെളിയിക്കുന്നു, മാല ഇടിയിക്കുന്നു. ഭ്രാന്തി. അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമുണ്ട് അല്ല. ഒരു പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തി ലോകത്തില്ല. അതെങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾക്ക് പ്രരൂഢമായ അവസ്ഥയെ പ്രാപിക്കാത്ത ശൈശവത്തിലുള്ള അവിവേക രൂപത്തിലുള്ള ഒരു ശിശു എന്താണ്, ചെറിയ ഒരു ബിംബത്തെ വെച്ചുകൊണ്ട് അതിനെ ഉപാസിക്കുന്ന പോലെയുള്ളൂ എന്നാണ്. അതിനെ അതിൽ പല ഭാവനകൾ വെച്ച് അതിനെയൊക്കെ കാലോചിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് വെച്ചുകൊണ്ടോ ശിശുവിന് അതുകൊണ്ട് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, വിനോദമുണ്ട്, മനസ്സിന് വിനോദമുണ്ട്, പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ശിശു വളർന്നു വലുതായി ഈ പറയുന്ന ശിശുവിന്റെ സംരക്ഷണമൊന്നും അത് ഏറ്റെടുക്കത്തില്ലല്ലോ. അതുപോലെയുള്ളൂ, മറ്റുള്ള ഉപാസനകൾക്കെല്ലാം താത്കാലികമായ ഫലങ്ങളുണ്ടില്ലെന്ന് പറയുന്നുണ്ട്. പരമാർത്ഥികമായ ഫലത്തിന് വേണോ? എന്ത് വേണം? അവിടെ പരമാർത്ഥ ദൃഷ്ടിയിൽ ഉപാസിച്ചു എന്നുവെച്ചാൽ ബ്രഹ്മദൃഷ്ടിയിൽ ഉപാസിച്ചു. അതാണ് പരമാർത്ഥം എന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പ്രാണനെയും പരമാർത്ഥ ദൃഷ്ടിയിൽ ഉപാസിക്കുക. എന്തുകൊണ്ട്? അത് തത്വമാണ്, വെറുതെ എങ്ങനെ കൽപ്പിക്കുകയല്ല, അത് തത്വമാണ്. എന്തുകൊണ്ട്? ആ തത്വത്തെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രാണൻ നിലനിൽക്കുന്നത്. അതാണ് പ്രാണവ്യാപാരസ്യാപി പരമാത്മ ആയതത്വ. പരമാത്മാധീനമാണ് പ്രാണവ്യാപാരം. ഉള്ളിൽ ചൈതന്യമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രാണ? പരമാത്മാനി ഉപചരിതം ശക്യത്വം. അതെല്ലാം എന്താണ്? പരമാത്മാവിൽ ഉള്ള ഗുണപ്രയോഗങ്ങളാണ്. പരമാത്മാ എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രാണൻ എന്ന് പറഞ്ഞു തന്നെയുള്ളൂ. എന്തുകൊണ്ട്? പരമാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടത്തില്ല, പക്ഷെ പ്രാണൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് പരമാത്മ ശബ്ദം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് പ്രാണശബ്ദം ഉപയോഗിച്ചു. എന്താണ് പരമാത്മാവെന്ന് ചോദിച്ചാൽ അപ്പോഴേ അത് വാക്കിനും മനസ്സിനും ഒന്നും പിടികിട്ടാത്ത. പിന്നെ അതിനെങ്ങനെ ധ്യാനിക്കും ഉപാസിക്കും? അപ്പോൾ ഉപാസനയ്ക്ക് വേണ്ടി പരമാത്മാ എന്ന് പറയുന്നതിന് പകരം പ്രാണൻ എന്ന് പറയും. പ്രാണൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ശക്തി, ഇതാണ് പ്രാണൻ. മലയെല്ലാം മറിക്കുന്നതിന് ഉള്ള ശേഷി അത് പ്രാണശക്തിയാണ്. അതിനുപാസിക്കാം. അതുകൊണ്ടങ്ങനെ നിർദ്ദേശിച്ചേ ഉള്ളൂ. പക്ഷേ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ബ്രഹ്മം ജ്ഞേയമാണ് എന്ന് കരുതുന്നവൻ അവിടെ പരമാർത്ഥത്തെ ഗ്രഹിക്കണം എന്നാണ്. ന പ്രാണേന ന പാനേന മർത്യോ ജീവതി കശ്ചന. ഇത്രയുള്ളത് ജീവന്തി യസ്മിൻ ഏതു ഉപാശ്രിതോ, യസ്മിൻ ഏതൊരു പരമാർത്ഥ തത്വത്തിലാണ് ഏതു പ്രാണാപാന ഉപാശ്രിതോ മുമ്പ് പറഞ്ഞതുപോലെ സമർപ്പിതമായിരിക്കുന്നത്, അധിഷ്ഠിതമായിരിക്കുന്നത്, ആരോപിതമായിരിക്കുന്നത്, അതിനെയാണ് ഗ്രഹിക്കേണ്ടത്. പ്രാണനെന്നും അപാനനെന്നും എന്ന് കേൾക്കുമ്പോൾ തത്വത്തെയാണ് ഒരാൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതുകൊണ്ട് തന്നെ പ്രാണേന അങ്ങനെ ധരിച്ചിടരുത്. പ്രാണനെ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രാണനാണ് മുഖ്യം. അപാനേന അപാനനെ കൊണ്ടാണ് എന്താണ് മാത്യഹ മരണധർമ്മിയായിരിക്കുന്ന ഈ ഞാൻ ജീവിച്ചിരിക്കുന്നത്. കാരണം സാറിന് പറയാറുണ്ട് എന്താണ് ഇത് ഞാൻ ഈ പ്രാണന്റെ ബലം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, ഏത് സമയവും ഇത് നശിച്ചു പോവാം, എന്തായാലും ഞാൻ മരിക്കും. കാരണം ഞാൻ മരണനാശ സ്വഭാവമുള്ളവനാണ്, മർത്യനാണ്. മർത്യനാണെങ്കിലും എൻ്റെ ശരീരത്തിൽ പ്രാണൻ നിലനിർത്തുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്ന് സ്വയം പറയാറുണ്ടല്ലോ. അങ്ങനത് ശരിയല്ല. പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല, ആ രണ്ട് ശക്തി വിശേഷങ്ങളെ കൊണ്ടല്ല നീ ജീവിച്ചിരിക്കുന്നത് എന്നാണ്. പ്രാണം വേണ്ടെന്നാണോ? പ്രാണൻ വേണ്ടെന്നല്ല, കാരണം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? ചൈതന്യം, ബോധം. അതാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചും പറയാൻ കഴിയുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിൽ ബോധം സ്ഫുരിക്കുന്നത് കൊണ്ട്. ബോധം സ്ഫുരിച്ചില്ല എന്നുള്ള പിന്നെ എന്താ പ്രാണവ്യാപാരം? ഈ പ്രാണവ്യാപാരത്തെ ആരറിയും? അറിയുന്നില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ എൻ്റെ ബോധം സ്ഫുരിക്കാത്തതുകൊണ്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണാപാന വ്യാപാരത്തെയൊന്നും ഞാൻ അറിയുന്നില്ല. ഒരു വ്യാപാരം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചൈതന്യ സ്ഫുരണത്തിലൂടെയാണ് പ്രാണാപാനങ്ങളുടെ വ്യാപാരത്തെ അറിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചൈതന്യ സ്ഫുരണം ആണ് ഈ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണ അപാന വ്യാപാരത്തെക്കാൾ മുഖ്യമായിരിക്കുന്നത്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് പ്രാണനുണ്ട് എന്നൊന്നും എനിക്ക് പറയാനോ ചിന്തിക്കാനോ അതിനെ ആശ്രയിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒന്നും സാധ്യമല്ല. അന്ന് പറയുന്നു നമർത്തിയോ ജീവതി കശ്ചന. കശ്ചന ഒരു മനുഷ്യനും പ്രാണപാനന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല. ഇതരേണത് ജീവന്തി ചൈതന്യേന. ആ ചൈതന്യമാണ് ബോധിപ്പിക്കുന്നത് നീ ജീവിച്ചിരിക്കുന്നു, നിന്നിൽ പ്രാണം പ്രവർത്തിക്കുന്നു. യസ്മിൻ ഏതോ ഉപാശ്രിതോ, ഏതൊന്നിലാണോ ഇത് ആശ്രിതമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ തത്വ അന്വേഷിയാണെങ്കിൽ, തത്വജിജ്ഞാസമുള്ളവനാണെങ്കിൽ പ്രാണശബ്ദം കേൾക്കുമ്പോഴും അവൻ്റെ താല്പര്യം എന്താണ്? പ്രാണനല്ല, പ്രാണന്റെ തത്വത്തിലാണ്. അവൻ്റെ താല്പര്യം തത്വഗ്രഹണത്തിലാണ്. അതുകൊണ്ട് അവിടെയും അത് തന്നെ ഗ്രഹിക്കണം. ഏതൊക്കെ നവാചം വിജിജ്ഞാസീത വക്താരം വിദ്യാർത്ഥി അത് ജീവലിംഗം ദർശനം. നേരത്തെ പറഞ്ഞല്ലോ വാക്കിനെ അല്ല അറിയേണ്ടത്, വക്താവിനെയാണ്. വക്താവ് എന്ന് പറയുന്നത് ജീവനാണ്, ജീവനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെയാണല്ലോ. ഈ ജീവനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ എല്ലാ സങ്കല്പ വികല്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവഭാവത്തെ ആശ്രയിച്ചാണ് ബന്ധത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാ സാധനങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഈ ജീവഭാവത്തെ ഈ ജാഗ്രതത്തിൽ പ്രകടമായിരിക്കുന്നത് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ ഞാൻ ഞാനെന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അന്യനെക്കുറിച്ചാണ് തനിക്ക് സംശയം വരുന്നത്. തൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രകാശത്തിൽ സംശയമുള്ള ഒരു മനുഷ്യനുമില്ല. അഹമസ്മിനവാ അങ്ങനെ സംശയിക്കാറില്ല, മറിച്ച് എന്താണ് അഹമസ്മി എന്നുള്ള അബാധിതമായ ഈ ജ്ഞാനം അത് ജീവന്റെ ബോധകമാണ്, ജീവഭാവത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ എൻ്റേത് ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അത് ജീവഭാവം, അത് ബ്രഹ്മമല്ല എന്ന് ചോദിക്കും. അവിടെ ഞാൻ എൻ്റെ എന്നുള്ള സ്ഫുരണങ്ങളില്ല. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് സർവവൃത്തിശൂന്യമായ കേവലമായ ചൈതന്യമാണ്. ഇവിടെ എന്താണ്? ഇത്തരം വൃത്തികൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അഹം മമ എന്നിങ്ങനെ ഇത് ജീവഭാവമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. അതിനെ എന്താണ് നവാചം വിജിജ്ഞാ സീത വസ്താരം വിദ്യ എന്നുള്ളതുകൊണ്ട് ആ ജീവനെയാണ് ദർശിച്ചത്, ബോധിപ്പിച്ചത്. തഥവി അതിന്ന ബ്രഹ്മപക്ഷം നിവാരേതി പറയുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സത്യത്തെ അറിയേണ്ടവൻ, സത്യത്തെ ഗ്രഹിക്കുന്നവൻ എന്ന് വെച്ചാൽ ന ബ്രഹ്മപക്ഷം നിവാരേതി, അതും അവന്റെ ബ്രഹ്മബോധത്തെ നിവാരണം ചെയ്യുന്നില്ല. അഹം എന്നുള്ള ഈ സ്ഫുരണം അതിനെ തുറന്നു വരുന്ന ബാക്കിയുള്ള വ്യവഹാരങ്ങൾ, അതാണ് ഭാഷ്യകാരം പറഞ്ഞത്. ഒരുവൻ ആ തത്വത്തെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ സംസാരം നിവർത്തിച്ചിരിക്കുന്നു. നിങ്ങളൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ ജ്ഞാനിയാണ്, അയാൾ സംസാരം ഉണ്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അസംബന്ധമാണ്. നിങ്ങൾക്കെങ്ങനെ അറിയാം അയാൾ ജ്ഞാനിയാണ്? അയാളുടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെ നിങ്ങളെങ്ങനെയാ മനസ്സിലാക്കിയത്? ഒരുവന്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെ വേറൊരുവനെങ്ങനെ, അതും ജ്ഞാനം എന്താണെന്ന് ബോധമില്ലാത്തത്. അപ്പോൾ എവിടെയെങ്കിലും ഒരുവന്റെ ഉള്ളിൽ ഈ പരമാർത്ഥ ജ്ഞാനം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുത്തിന് കാഴ്ചക്കാരനായി നിന്നിട്ട് അത് കണ്ടു രസിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നു അയാളെ ജ്ഞാനി, ഇയാളെ ജ്ഞാനി, അതൊക്കെ ഒരുവന്റെ ഭാവനയാണ്, അല്ലെങ്കിൽ ഒരുവന്റെ ശ്രദ്ധയാണ്, എന്നുവെച്ചാൽ ഒരുവന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് പറയണ അദ്ദേഹം ജ്ഞാനിയാണ്. അല്ലെങ്കിൽ ഒരാൾ പറയുന്ന വാക്കുകൾ ശ്രവിച്ചിട്ട് ഇയാൾ പരമാർത്ഥമായ തത്വത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു, അപ്പോൾ പരമാർത്ഥമായ തത്വത്തിൻ്റെ ജ്ഞാനം അയാളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ ജ്ഞാനമുള്ളത് കൊണ്ടാണ് അയാൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തി തത്വജ്ഞാനി എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളാണ്. മറിച്ച് സ്വസംവേദ്യമായിരിക്കുന്ന, ആത്മസംവേദ്യമായിരിക്കുന്ന, തൻ്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ഈ ജ്ഞാനം പരപ്രത്യക്ഷമല്ല. അപ്പം ജ്ഞാനിയെ അറിഞ്ഞിട്ട് എന്താണ് ജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ദണ്ഡ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ദേവദത്തിനെ കണ്ടുകൊണ്ട് പറയാൻ, എന്താ ഇവൻ ദണ്ഡിയാണ്, ഇവൻ്റെ കയ്യിൽ ദണ്ഡുണ്ട് എന്ന് പറയുന്നത് പോലെ പ്രത്യക്ഷമായി ഗുരുവിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ജ്ഞാനത്തെ താൻ കണ്ടിട്ട് എനിക്ക് അയാൾ ജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു വിശ്വാസം മാത്രം, അത് കേവലമായ ഒരു വിശ്വാസം മാത്രം. പിന്നെ സാധാരണയൊക്കെ പറഞ്ഞു വരും, ഒരു സാധാരണ പറച്ച് കൂട്ടത്തിൽ പാട്ടെന്ന് പറയുന്ന പോലെ എന്താണ് ഒരു ജ്ഞാനിക്ക് വേറൊരു ജ്ഞാനിയെ തിരിച്ചറിയാമെന്നൊക്കെ പറയും. അതെല്ലാം വെറും അസംബന്ധങ്ങൾ. എന്തുകൊണ്ട്? അവിടെ തത്വജ്ഞാന എന്ന് പറയുന്നത് പരമാർത്ഥ ബോധമാണ്, ഏകത്വ ബോധമാണ്. ഏകത്വ ബോധത്തിൽ നിന്നാണ് തന്നിൽ നിന്ന് അന്യമായ ഒരാളില്ല. തന്നിൽ നിന്ന് അന്യമായ ഒരാളുണ്ടെങ്കിൽ പിന്നെ വേറൊരു ജ്ഞാനി, ഞാൻ ജ്ഞാനി, അങ്ങനെ രണ്ട് ജ്ഞാനിമാരെങ്ങനെ വരും? ഒന്നില്ലല്ലോ. പിന്നെ അവിടെ ഒരു ജ്ഞാനി മാറിയിരുന്ന് വേറൊരു ജ്ഞാനിയെ കാണുന്നു, സംഭവിക്കുന്ന കാര്യങ്ങളില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ ജ്ഞാനം എന്ന് പറയുന്ന ഏകത്വ ബോധമാണ്. അവിടെ ജ്ഞാനിയും ജ്ഞാനിയും ഭിന്നമാക്കുന്ന ഒരു ബോധമൊന്നുമില്ല. അത് പ്രാസംഗികമായി മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, സന്ദർഭത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറയുന്ന എന്താണോ, ഇവിടെ ജീവലിംഗം ഈ ഹംസ്ഫുരണം അത് ഒരുവനിൽ സംഭവിച്ചുകൊണ്ടിരുന്നാലും, സർവ്വലോകം സംഭവിക്കുന്നുണ്ടല്ലോ, അതൊന്നും ജ്ഞാനത്തെ ബാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? അവൻ അതിൻ്റെയും പരമാർത്ഥത്തെയാണ് ഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നത്? എങ്ങനെയാണോ തൻ്റെ വികാര വിചാരങ്ങളുടെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നത്, അതുപോലെ തൻ്റെ ജീവഭാവത്തിന്റെയും പരമാർത്ഥത്തെയാണ് അവൻഗ്രഹിക്കുന്നത്. അഹം സ്വർണത്തിന്റെയും എല്ലാം പരമാർത്ഥ തത്വത്തെയാണ് അവൻ ഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ശബ്ദങ്ങൾ ശ്രുതിയിൽ ഉപയോഗിച്ചാലും അവിടെയെല്ലാം തത്വത്തെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഈ പരമാർത്ഥമായ തത്വത്തെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഋഷി അത് തികച്ചും ആധികാരികമായിട്ടാണ് ബോധിപ്പിക്കുന്നതെന്നർത്ഥം. അതങ്ങനെയാകാം, ഇങ്ങനെയാകാം, അങ്ങനെയല്ല, ഇതാണ് സത്യം, ഇതാണ് വസ്തുത, അതാ എന്ന് വളരെ തികച്ചും ആധികാരികമായി ബോധിപ്പിക്കുന്നു. അത് കേൾക്കുന്നവനവന്റെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ട് അത് ജീവനല്ലേ, പ്രാണനല്ലേ, മറ്റതല്ലേ, ഇതെല്ലാം പറയും. അത് ഉപദേശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. അത് ഏത് തരത്തിലുള്ള പ്രപഞ്ച അനുഭവമായാലും ശരി, അത് ഏറ്റവും ആത്മനിഷ്ഠമായിരിക്കുന്ന അഹം അനുഭവസ്ഫുർണമായാലും ശരി, ബാഹ്യമായി പ്രപഞ്ചബോധമായാലും ശരി, സർവത്ര എന്താണ്, പരമാർത്ഥമായ ഏകതത്വത്തെയാണ് അവൻ അനുസന്ധാനം ചെയ്യുന്നത്, ഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് തദവിന ബ്രഹ്മപക്ഷം നിവാരേതി? അതുകൊണ്ടാണ് ബ്രഹ്മപക്ഷത്തെ നിവാരണം ചെയ്യുന്നത്. എന്തുകൊണ്ട്? നഹി ജീവോ നാമ അത്യന്ത ഭിന്ന ബ്രഹ്മണ ജീവൻ എന്ന് പറയുന്ന അങ്ങനെ ഈ ജീവഭാവം സർവത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം, സർവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല. എന്നുവെച്ചാൽ ബ്രഹ്മം തന്നെയാണ് ജീവരൂപത്തിൽ ഇവിടെ തന്നിലും അന്യത്ര സ്ഥിരിക്കുന്നത്. ബ്രഹ്മം തന്നെ ശബ്ദസ്പർശരൂപ രസഗന്ധമായി പൃഥ്വി തേജോ വായു ആകാശ രൂപത്തിൽ അത് തന്നെ പ്രകടമാകാമെങ്കിൽ എന്തുകൊണ്ടതിന് ജീവഭാവത്തിൽ മനുഷ്യ മൃഗ പക്ഷിയാതി രൂപത്തിൽ എന്തുകൊണ്ടതിന് പ്രകടമായി കൂടാ? അതുകൊണ്ടത് അത് തന്നെയാണെന്നർത്ഥം. നഹി നാമ ജീവോ നാമ അത്യന്ത ഭിന്ന ബ്രഹ്മണ എന്തുകൊണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി ഇത്യാദി ശ്രുതിഭ്യ. ഇതെല്ലാം എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. സർവത്തിൻ്റെയും തത്വത്തെ പറയും. തത്വമസി സർവത്തിൻ്റെയും സത്തായിരിക്കുന്ന തത്വത്തെ അവിടെ പറഞ്ഞു. ബ്രഹ്മാസ്മി പരമാർത്ഥമായിരിക്കുന്ന തത്വത്തെ അവിടെ പറഞ്ഞു. അപ്പൊ ആ പരമാർത്ഥത്തെ ഗ്രഹിക്കുക, അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ആ പരമാർത്ഥത്തെ ഗ്രഹിക്കുക, വിചാരം എന്ന് പറയുന്നത് ഇവിടെതാണ് സംഭവിക്കുന്നത്. ഭക്ഷ്യകാരൻ എന്താണ് ചെയ്യുന്നത്? ആ തത്വത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ്. ആ വിചാരം എന്താണ്? സർവത്ര ആ തത്വത്തെ ഗ്രഹിക്കുക, അതാണ് ചെയ്യുന്നത്. അതിനെ ഗ്രഹിപ്പിക്കുകയാണ് ശ്രോതാവിന്. ബുദ്ധ്യാദി ഉപാധികൃതം തു വിശേഷമാശ്രിത്യ ബ്രഹ്മേവ സൻ ജീവ കർത്ത ഭോക്ത ഇത്യുച്യതേ. അത് അങ്ങനെ ഒരു ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ അനുഭവം നിൽക്കുന്നു? ബ്രഹ്മം ആണ് സർവവും എങ്കിൽ ഈ ജീവൻ പരമാർത്ഥത്തിൽ ബ്രഹ്മമാണെങ്കിൽ പിന്നെ പരമാർത്ഥമായ അനുഭവം മാത്രമേ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ജീവാനുഭവം വരുന്നത്? അതിന് സമാനം പറയുന്നത് എന്താണ്? പരമാർത്ഥമായ അനുഭവം മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ രണ്ടനുഭവം ഉണ്ടെന്നല്ല പറയുന്നത്, അദ്വൈതം എന്ന് പറയുന്നതാണ്. ഇവിടെ പരമാർത്ഥ അനുഭവം മാത്രമേ ഉള്ളൂ. പിന്നെ പരമാർത്ഥ അനുഭവം മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ആരോടൊക്കെ ഉപദേശിക്കുന്നു? ഉപദേശിക്കാനൊരു ഗുരുവും ഉപദേശം കേൾക്കാനൊരു ശിഷ്യനും ഇതൊക്കെ എവിടെ വരുന്നു? അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉപദേശം നിൽക്കും? അതെല്ലാം അത്തരം ഭാവങ്ങളെല്ലാം എന്താണ്? കേവലം പ്രതീതി. പരമാർത്ഥമല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു പരമാർത്ഥം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പരമാർത്ഥജ്ഞാനം. പിന്നെ ഗുരു ശിഷ്യ ഭേദങ്ങൾ, ഇവിടെ പറയുന്ന അഹം മമ ജീവപ്രാണ ഭേദങ്ങൾ, ഇതെല്ലാം എന്താണ്? പ്രതീതി ആശ്രയിച്ചുകൊണ്ട് പരമാർത്ഥം അല്ലാത്ത ഒരു വസ്തുവും അനുഭവത്തിന് വിഷയമാകാം. അങ്ങനെ വിഷയമാകുമ്പോൾ അതിന് പൊതുവെ പറയുന്ന പേരാണ് പ്രതീതി. പരമാർത്ഥം മാത്രമേ അനുഭവ വിഷയമാകാവുന്നില്ല, പരമാർത്ഥമല്ലാത്തതും അനുഭവത്തിന് വിഷയമാകും. അതാണ് രജ്ജുവിൽ സർപ്പപ്രതീതി ഉണ്ടാകുന്നത്. അവിടെ പരമാർത്ഥവും പരമാർത്ഥമല്ലാത്തതും വിഷയമാകുന്നുണ്ട്. അതുപോലെയാണ് വരും മരീചി, അവിടെയും പരമാർത്ഥവും പരമാർത്ഥമല്ലാത്തതും വിഷയമാകുന്നുണ്ട്. അത് സംഭവിക്കുന്നത് പോലെ തന്നെ തന്നിന് സംഭവിക്കാം, പരമാർത്ഥവും പരമാർത്ഥമല്ലാത്തതും വിഷയമാകുന്നുണ്ട്. ആ പര ഇതിനെ തിരിച്ചറിയുക, അതാണ് വിവേകം. ആത്മാ അനാത്മ വിവേകം എന്ന് പറയുന്നത് തിരിച്ചറിയുമ്പോൾ ഇത് പരമാർത്ഥമാണ് എന്നാണ് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഇത് പ്രതീതിയാണ്, പരമാർത്ഥമല്ലാത്തതിനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ആ പ്രതീതി എന്ന് പറയുന്നത് തുച്ഛമാണ്. അതുകൊണ്ടെന്താണ് അവിടെ അദ്വൈത ബോധത്തിൽ അദ്വൈത ബോധത്തെ സൃഷ്ടിക്കാനതിന് കഴിയുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അദ്വൈത ബോധം ഇല്ലാത്തപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം ദ്വൈത പ്രതീതിയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പരമാർത്ഥ ബോധത്തിൽ പിന്നെ ദ്വൈത പ്രതീതിക്ക് അവകാശമില്ല. അതുകൊണ്ട് ആ ദ്വൈത അനുഭവത്തെ പരമാർത്ഥം അല്ല എന്നുള്ള അർത്ഥത്തിൽ കേവല പ്രതീതി എന്ന് പറയുന്നു. Thank you.